ഗീത ആറാം അധ്യായം നാലാം ശ്ലോകം. യോഗാരൂഢനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. സർവസങ്കല്പ സന്യാസി, സർവസങ്കല്പ സന്യാസമാണ് യോഗാരൂഢന്റെ വാസ്തവസ്ഥിതി. അതാണ് ഇവിടെ പറഞ്ഞത്. യദാ ഹി നേന്ദ്രിയാർത്ഥേഷു ന കർമ്മസ്വനുഷജ്ജതേ സർവസങ്കൽപ്പസന്യാസി യോഗാരൂഢസ്തദുച്യതേ. സർവസങ്കല്പ സന്യാസീതി വചന സർവാംശ കാമാൻ സർവാണി ച കർമാണി സന്യസേത് ഇത്യർത്ഥ. സർവസങ്കല്പ സന്യാസി സർവകാമങ്ങളെയും ആ കാമജന്യമായിരിക്കുന്ന കർമ്മങ്ങളെയും ത്യജിച്ചിരിക്കുന്നു. സങ്കല്പം മൂലമായി സർവേ കാമാഹ, സർവകാമങ്ങൾക്ക് മൂലം സങ്കല്പമാണ്. മനു പറഞ്ഞിട്ടുണ്ട്, സങ്കല്പമൂല കാമോവൈ യജ്ഞ സങ്കല്പ സംഭവ. സങ്കല്പമൂലമാണ് കാമങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ എന്താണ് യജ്ഞ സങ്കല്പ സംഭവ? സങ്കല്പത്തിൽ നിന്ന് സംഭവിക്കുന്നതാണ് യജ്ഞങ്ങൾ. എന്തുകൊണ്ട് സങ്കല്പമൂലം എന്ന് പറയുന്നു? കാമം, കാമ്യമായ വിഷയങ്ങൾ, സ്വർഗം, വിത്തം തുടങ്ങിയവ കാമ്യ വിഷയങ്ങളാണ്. ആ വിഷയങ്ങളെക്കുറിച്ച് ഉള്ള അറിവ്, അപ്പോൾ അതിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങളുണ്ടാകും. ആ സങ്കല്പത്തിൽ നിന്നും മനസ്സിൽ കാമനയുണ്ടാകുന്ന ആ വിഷയങ്ങളോടുള്ളു. വീണ്ടും ആ വിഷയങ്ങളെ അർജിക്കുന്നതിനുള്ള പ്രവൃത്തിയിലേർപ്പെടുന്നു. യജ്ഞങ്ങളെല്ലാം സങ്കല്പ സംഭവമായി സങ്കല്പത്തിൽ നിന്നും ഉണ്ടാകുന്നു. അത് തന്നെ മഹാഭാരതത്തിലും പറയുന്നുണ്ട്, കാമ ജാനാമിത്യേ മൂലം സങ്കല്പത്വം ഹിജായസി നത്വാം സങ്കല്പയിഷ്യാമി തേന മേന ഭവിഷ്യസി ഇത്യാദി സ്മൃതേഹി. കാമ അല്ലയോ കാമമേ, തേ മൂലം അഹം ജാനാമി, നിന്റെ കാരണം എന്താണ്, നിന്റെ പ്രഭവം, നിന്റെ ഉത്പത്തി സ്ഥാനം എന്താണെന്ന് എനിക്കറിയാം. എന്താണോ ത്വം സങ്കല്പാധി ജായസേ, നീ സങ്കല്പത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. സങ്കല്പിച്ച് സങ്കല്പിച്ചാണ് കാമത്തെ സൃഷ്ടിക്കുന്നത്. സങ്കല്പാർത്ഥം ഹി ജായസേ, നീ സങ്കല്പത്തിൽ നിന്നും ജനിക്കുന്നവനാണ്. ത്വാം അഹം സങ്കല്പയിഷ്യാമി, ഞാൻ നിന്നെ സങ്കല്പിക്കില്ല, ഒരു പ്രതിജ്ഞ ചെയ്യുകയാണ്. ഞാൻ എന്നെക്കുറിച്ചുള്ള കാമത്തെക്കുറിച്ചുള്ള യാതൊരു സങ്കല്പങ്ങളും എന്റെ മനസ്സിൽ സൃഷ്ടിക്കത്തില്ല. അതുകൊണ്ടെന്താ പ്രയോജനം? തേന, അതുകൊണ്ട് മേ എന്ന ഭവിഷ്യസിത്വം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നീ എന്നിൽ ഉണ്ടാകത്തില്ല ഇത്യാദി സ്മൃതേഹി എന്ന് സ്മൃതിയിലും മഹാഭാരതത്തിനും പറയുന്നുണ്ട്. ഒരുവന്റെ ഉള്ളിൽ എങ്ങനെയാണ് കാമം ഉണ്ടാകുന്നത്, ആഗ്രഹം ഉണ്ടാകുന്നത്? ഏത് വിഷയങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹമായാലും അതിനെ കാമമെന്ന് പറയും. അത് ആ വിഷയങ്ങൾ ധ്യാനം, ആ വിഷയത്തെക്കുറിച്ചുള്ള ചിന്ത, അത് കാമത്തെ വർദ്ധിപ്പിക്കുന്നു. അത് കാമമെന്ന് പറയുന്നത് അന്ധകരണത്തിന്റെ വികാരം. വികാരം എന്ന് പറഞ്ഞാൽ എന്താണത്? അന്ധകരണത്തിന്റെ പരിണാമമാണ്. അന്ധകരണം സ്വതേ പരിണമിക്കുന്നതാണ് ആ രൂപത്തിൽ. അങ്ങനെ പരിണമിക്കുന്നതിന് പ്രധാന കാരണമായിരിക്കുന്നത് ഇവിടെ പറയുന്നത് സങ്കല്പത്തെയാണ്. അന്ധകരണം സങ്കല്പം കൊണ്ട് പരിണമിക്കുന്നത് അങ്ങനെ. കാരണം അന്ധകരണത്തിൽ ബീജരൂപത്തിൽ ഈ കാമ സംസ്കാരം കിടപ്പുണ്ട്. പൂർവാതീതമായ സംസ്കാരം അന്ധകരണത്തിൽ ബീജരൂപത്തിൽ സുപ്തമായി ഉറങ്ങിക്കിടക്കുന്നു. മനസ്സിൽ എപ്പോഴാണോ വിഷയത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നത്, വിഷയങ്ങളെക്കുറിച്ചുള്ള സ്ഫുരണം അന്ധകരണത്തിനുണ്ടാകുമ്പോൾ ആ വിഷയത്തിൻ്റെ പ്രത്യക്ഷമായ അനുഭവം കൊണ്ടാകാം, അല്ലെങ്കിൽ വിഷയത്തെക്കുറിച്ചുള്ള സങ്കല്പം കൊണ്ടുപോകാം. വിഷയം സങ്കല്പരൂപത്തിൽ വന്നാലും അല്ലെങ്കിൽ അനുഭവരൂപത്തിൽ വന്നാലും വിഷയത്തെക്കുറിച്ചുള്ള ആ സങ്കല്പം വർദ്ധിക്കുന്നതിനനുസരിച്ച്, അത് കൂടിക്കൂടി വരുന്നതിനനുസരിച്ച് അന്ധകരണത്തിൽ കാമപരിണാമങ്ങളും കൂടും. അത് വർദ്ധിച്ചു വർദ്ധിച്ചു വരും. എന്തുകൊണ്ട്? ആ സംസ്കാരം ഉള്ളിൽ കിടക്കുന്നു. അതുകൊണ്ടാണ് സങ്കല്പപ്രഭവമാണ്, സങ്കല്പത്തിൽ നിന്നുണ്ടാകുന്നതാണ് കാമങ്ങൾ എന്ന് പറഞ്ഞത്. വാസ്തവത്തിൽ സങ്കല്പം നേരിട്ടല്ല അന്ധകരണത്തിൽ കാമത്തെ സൃഷ്ടിക്കുന്നത്. സങ്കല്പം ഒരു നിമിത്തം മാത്രം. കാമം അന്ധകരണത്തിൽ ഉണ്ടാകുന്നത് ആ കാമത്തിന് ഹേതുവായിരിക്കുന്ന സംസ്കാരം കൊണ്ടാണ്. അത് അതിനെ സങ്കല്പം ഉത്തേജിപ്പിക്കുന്നു. ഉത്തേജിപ്പിക്കുമ്പോൾ അത് അന്ധകരണത്തെ പരിണമിപ്പിക്കുന്നു, കാമരൂപത്തിൽ പരിണമിപ്പിക്കുന്നു. അപ്പോൾ ആ പരിണാമത്തിന്റെ ഒരു പരമ്പര അത് അന്ധകരണത്തിലുണ്ടാകും. അപ്പോൾ അന്ധകരണത്തിന്റെ ഒരു സവിശേഷത എന്താണ്? അവിടെ ഒരു പരിണാമം ഉണ്ടാകുക, അതിനറിയാതിരിക്കുക, അത് സംഭവിക്കത്തില്ല. അന്ധകരണത്തിൽ ഒരു കാമ പരിണാമം ഉണ്ടാകുമ്പോൾ ഉടൻ തന്നെ അതിനെ തിരിച്ചറിയുന്നു, അന്ധകരണം തന്നെ തിരിച്ചറിയുന്നു. അതാണ് കാമത്തെക്കുറിച്ചുള്ള അനുഭവം, കാമത്തിന്റെ സാക്ഷാത്കാരം. അതിങ്ങനെ പരമ്പരയായി സംഭവിച്ചുകൊണ്ടേയിരിക്കും. സങ്കല്പിക്കുന്നു, അത് പരിണമിക്കുന്നു, അതിനനുഭവിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. സർവകാമ പരിത്യാഗീജ സർവകർമ്മ സന്യാസ സിദ്ധോഭവ. അപ്പോ സർവകർമ്മ സന്യാസം സിദ്ധമാകണമെങ്കിൽ എന്ത് വേണം? സർവകാമ പരിത്യാഗം വേണം. സർവകാമ പരിത്യാഗം വേണമെങ്കിൽ എന്ത് വേണം? സർവസങ്കല്പ പരിത്യാഗം വേണം. അപ്പോ കർമ്മ പരിത്യാഗം എന്ന് പറയുമ്പോൾ മുഖ്യമായി അത് തന്റെ സങ്കല്പങ്ങളുടെ പരിത്യാഗം, കാമ സങ്കല്പങ്ങളുടെ പരിത്യാഗമാണ് എന്ന് പറയുന്നത്. സർവകാമ പരിത്യാഗേജ സർവകർമ്മ സന്യാസ സിദ്ധോഭവതി. അത് തന്നെ ബൃഹദാരണ്യ ഉപനിഷത്തിലും പറയുന്നുണ്ട്, സയഥ കാമോഭവതി തത് ക്രതുർഭവതി യത് ക്രതുർഭവതി തത് കർമ്മപരതി. സയഥ കാമോഭവതി, അവന്റെ കാമന എങ്ങനെയാണോ തത് ക്രതുഭവതി, അങ്ങനെയുള്ള കർമ്മസങ്കല്പത്തോടു കൂടി ഇവനായിത്തീരുന്നു. അപ്പോൾ കാമന വരുമ്പം ആ കാമ്യമായ വിഷയത്തെ പ്രാപിക്കുന്നതിനുള്ള ഉപായങ്ങളെക്കുറിച്ച് അവൻ ചിന്തിക്കും. അപ്പോൾ കാമത്തെ പ്രാപിക്കുന്നതിനുള്ള ഉപായം കർമ്മമാണ്. കർമ്മം കൊണ്ടേ അത് സാധ്യമാകും. അപ്പോൾ അവൻ ആ കർമ്മസങ്കല്പത്തോടുകൂടി അവനായിത്തീരുന്നതാണ് ക്രതു, കർമ്മസങ്കല്പങ്ങളോട് കൂടി അവനായിത്തീരുന്നു. യത് ക്രതുർഭവതി, എങ്ങനെയുള്ള കർമ്മസങ്കല്പത്തോടുകൂടിയാണോ ഒരുവൻ തീരുന്നത് തത് കർമ്മപരിധി, അവൻ പിന്നെ ആ കർമ്മത്തെ അനുഷ്ഠിക്കുന്നു. ഇതെല്ലാം പറയുന്നത് വൈദിക കർമ്മങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലാണ്. ഇത്യാദി ശ്രുതിഭ്യ യദ്ഹി കുരുദേ കർമ്മ തത്ത് കാമസ്യ ചേഷ്ടിത, എന്തെല്ലാം കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു അതെല്ലാം ഉള്ളിലിരിക്കുന്ന കാമത്തിന്റെ പ്രവൃത്തിയാണ്. കാമമാണ് അവനെ കൊണ്ട് കർമ്മത്തിൽ പ്രവർത്തിപ്പിക്കുന്നത്. ഇത്യാദി സ്മൃതിഭ്യശ്ച എന്ന് മനു പറയുന്നു. ഇനി യുക്തി അനുസരിച്ചാലും ശരി, ന്യായാച്ച നഹി സർവസങ്കല്പ സന്യാസി കശ്ചിത് സ്പന്ദിതും അഭിശക്ത, ഒരുവൻ സർവ കർമ്മങ്ങളെയും സന്യസിച്ചു തിരിക്കട്ടോ, കർമ്മങ്ങളെ സംബന്ധിച്ചുള്ള സങ്കല്പത്തെ സന്യസിക്കണം, എന്നാലേ കർമ്മത്തെ സന്യസിക്കാൻ പറ്റും. അങ്ങനെ ഒരുവൻ സർവസങ്കല്പ സന്യാസി, സർവസങ്കല്പങ്ങളെയും അവൻ ത്യജിച്ചു എന്ന് പറഞ്ഞാൽ കശ്ചിത്, അങ്ങനെ ഒരുവൻ ത്യജിച്ചു കഴിഞ്ഞാൽ സ്പന്ദിതം അഭിശക്ത, പിന്നെ അവന് ചലിക്കുന്നതിനുള്ള ശേഷി പോലും കാണത്തില്ല, ചലനം പോലും അവന്റെ മനസ്സ് ഉണർന്ന് പ്രവർത്തിക്കാതെ അവന് നടക്കാനോ ഇരിക്കാനോ ഉടുക്കാനോ ഉണ്ണാനോ ഒന്നും സാധ്യമല്ല. എന്തുകൊണ്ട്? സർവസങ്കല്പം പോയി കഴിഞ്ഞാൽ അതങ്ങനെ അനുഭവിക്കും, അങ്ങനെ ഉറക്കത്തിൽ സംഭവിക്കും, സുഷുപ്തിയിൽ. അവിടെ എന്തുവരുന്നു? സർവസങ്കല്പ സന്യാസം. അവിടെ സർവസങ്കല്പ സന്യാസം വന്നിരിക്കുന്നുണ്ട്. അവന് അറിഞ്ഞുകൊണ്ട് അവന്റെ ശരീരത്തിൽ യാതൊരു സ്പന്ദനവും ബോധപൂർവം ഒന്നും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? ഇവിടെ സങ്കല്പമില്ല. അപ്പൊ സങ്കല്പമാണ് ഒരുവനെ കൊണ്ട് ബോധപൂർവമായിട്ടുള്ള പ്രവൃത്തികളെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ആ സങ്കല്പ സന്യാസം വന്നു കഴിഞ്ഞാൽ അത് സുഷുപ്തനെ പോലെയാകും, ചലിക്കാൻ കൂടി കഴിയത്തില്ല എന്നർത്ഥം. തസ്മാത് സർവസങ്കല്പ സന്യാസീതി വചന സർവാൻ കാമാൻ സർവാണി കർമാണിജ ത്യാജയേരി ഭഗവാൻ. അതുകൊണ്ട് എന്താണ് സർവസങ്കല്പ സന്യാസി എന്ന് ഭഗവാൻ പറയുമ്പോൾ ആ വചനം കൊണ്ടെന്താണോ അവന്റെ സർവ കാമനകളെയും ആ കാമങ്ങൾ കൊണ്ടുണ്ടാകുന്ന കാമ്യങ്ങളായിരിക്കുന്ന കർമ്മങ്ങളെയും രണ്ടിനെയും ത്യജിപ്പിക്കുകയാണ്. ത്യാജയേരി എന്ന് വെച്ചാൽ ത്യജിപ്പിക്കുന്നു ഭഗവാൻ. അപ്പൊ ത്യജിപ്പിക്കുന്നതിനുള്ള പ്രേരണയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആരുടെ മനസ്സിലാണോ ഇത്തരം കാമ്യകർമ്മങ്ങൾ, ഇവിടെ പറയുന്നതെല്ലാം ആ കർമ്മങ്ങൾ എന്ന് പറയുന്നതുകൊണ്ട് കാമ്യകർമ്മങ്ങളാണ്, സ്വർഗം വിത്തം എല്ലാം നേടുന്നതിന് വേണ്ടി മനുഷ്യൻ അനുഷ്ഠിച്ചു വരുന്ന കർമ്മങ്ങൾ, അതാണ് കാമപ്രേരിതമായി ചെയ്യുന്ന കർമ്മങ്ങൾ. അത്തരം കർമ്മങ്ങളെക്കുറിച്ച് അവൻ സങ്കല്പിക്കുന്നു, അത്തരം ഫലങ്ങളെക്കുറിച്ച് കാമ്യ വിഷയങ്ങളെക്കുറിച്ച് അറിയുന്നു, പിന്നെ സങ്കല്പിക്കുന്നു, പ്രവർത്തിക്കുന്നു. അപ്പോൾ ആ സങ്കല്പങ്ങളെ ത്യജിക്കാൻ പറയുമ്പോൾ പിന്നെ അത്തരം കർമ്മങ്ങൾക്ക് നിലനിൽപ്പില്ല. അപ്പോൾ യോഗാരൂഢനിൽ അങ്ങനെയുള്ള യാതൊരു കാമ്യകർമ്മങ്ങളും നിലനിൽക്കത്തില്ല. യോഗാരൂഢന്റെ ഒരു കർമ്മവും കാമപ്രേരിതം ആയിരിക്കത്തില്ല എന്നാണ് പറയുന്നതിന്റെ താല്പര്യം. തത് ഉച്ചതേ ശ്രോത്തി നോക്കുക, ഏതായപ്പോഴാണോ ഇന്ദ്രിയാർത്ഥേഷു കർമ്മസു ഇന്ദ്രിയ അർത്ഥങ്ങളായിരിക്കുന്ന കർമ്മങ്ങളിൽ, ഇന്ദ്രിയ വിഷയങ്ങളായിരിക്കുന്ന കർമ്മങ്ങളിൽ ന അനുഷജ്ജത, ഒരുവൻ ശക്തനാകാതിരിക്കുന്നത് അങ്ങനെയുള്ളവനായ സർവസങ്കല്പ സന്യാസി, സർവസങ്കല്പങ്ങളെയും ത്യജിച്ചവൻ, അവൻ തഥാ ആ അവസ്ഥയിൽ യോഗാരൂഢ ഉച്ചത, അവൻ യോഗാരൂഢൻ എന്നറിയപ്പെടുന്നു. യദാഹി നേന്ദ്രിയാർത്ഥേഷു കർമ്മസ്വനു സജ്ജതേ സർവസങ്കല്പ സന്യാസി യോഗാരൂഢസ്തദുച്യതി ഉദ്ധരേദാത്മനാത്മാനം നാത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രഘുരാത്മനഃ. യോഗാരൂഢ അതിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ഉപദേശം ആ രീതിയിലാണ്, ചിലപ്പോൾ ആ സിദ്ധിയെക്കുറിച്ച് പറയും, പിന്നെ അതിൻ്റെ സാധനത്തെക്കുറിച്ച് പറയും. ഇതിൽ രണ്ടിലും ശ്രോതാവിന് ഉറപ്പ് വരത്തില്ല, വിശ്വാസം വരത്തില്ല, അല്ലെങ്കിൽ സംശയങ്ങളുണ്ടാകും, അല്ലെങ്കിൽ വിപരീത ഭാവനകളുണ്ടാകും. അപ്പോൾ ഇതിനെല്ലാം പരിഹരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും പലതരത്തിൽ അതിനെ ആവർത്തിക്കും. മുമ്പ് സ്ഥിതപ്രജ്ഞനെ കുറിച്ച് പറഞ്ഞു, അത് തന്നെ ഇവിടെ യോഗാരൂഢൻ എന്നുള്ളതിലേക്ക് വേറെ രീതിയിൽ പറഞ്ഞു. അപ്പോൾ മുമ്പ് അതിനുള്ള പലതരത്തിലുള്ള സാധനങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇവിടെ യോഗാരൂഢത്വം പോലെയുള്ള ഉന്നതമായ അവസ്ഥകളെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കേൾക്കുന്ന ജിജ്ഞാസുവിന് മനസ്സിൽ താല്പര്യമുണ്ടാവും, ജിജ്ഞാസയുണ്ടാവും. ഇതെങ്ങനെയാണ് പ്രാപിക്കുന്നത്, എന്താണ് ഇതിനുള്ള ഉപായം, ആ തരത്തിൽ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോൾ അയാൾക്ക് ഉപായങ്ങളെക്കുറിച്ച് പറയും. ആ ഉപായങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ഉപായങ്ങളെ അയാൾ ഗ്രഹിക്കുന്നു, പക്ഷെ അതനുഷ്ഠിക്കുന്നതിന് ബുദ്ധിമുട്ട് വരും. അറിഞ്ഞതുപോലെ അനുഷ്ഠിക്കാൻ കഴിയത്തില്ല, അനുഷ്ഠിച്ചാൽ തന്നെ അതിൽ പുരോഗമിക്കാൻ കഴിയത്തില്ല. അപ്പോൾ വീണ്ടും ആ സാധനാ മാർഗത്തെ കൂടുതൽ തെളിച്ചു കൊടുക്കുന്നതിന് അതിലുള്ള ന്യൂനതകളെ പരിഹരിച്ച് കൂടുതൽ വ്യക്തമാക്കി കൊടുക്കുന്നതിനും മറ്റു രീതിയിൽ ഉപദേശിക്കും. അങ്ങനെ ഒരു ഉപദേശമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യഥൈവം യോഗാരൂഢ തഥാ തേന ആത്മാ ആത്മന ഉദ്ധൃതോ ഭവതി സംസാര അനർത്ഥജാത. യഥൈവം യോഗാരൂഢ, ഈ മുമ്പ് വർണ്ണിച്ചതായ യോഗാരൂഢ സ്ഥിതി, യോഗത്തിൽ ആരൂഢനായിരിക്കുന്ന സ്ഥിതി, അതിൽ നിലവുറപ്പിച്ചവൻ, അതിൻ്റെ പാരമ്യത പ്രാപിച്ചവൻ, അങ്ങനെ ഒരവസ്ഥയിലെത്തിക്കഴിയുമ്പോൾ തഥാ തേന അവനെന്ത് ചെയ്യുന്നു, അവനാൽ ആത്മാ ആത്മന ഉദ്ധൃതോ ഭവതി, അവൻ സ്വയം തന്നെ അവനെ ഉദ്ധൃതനാക്കി ഉദ്ധരിച്ചു. ഈ സംസാരത്തിൽ നിന്ന് അവനെ മുക്തനാക്കി. ഭവതി സംസാര അനർത്ഥജാത, സംസാരത്തിൽ നിന്നും അനർത്ഥ സമൂഹത്തിൽ നിന്നും. അതുകൊണ്ടെന്താണ് ഉദ്ധരേ, നീ നിന്നെ തന്നെ ഉദ്ധരിക്കുക. ആത്മന സ്വയം തന്നെ, ആത്മാനം നിന്നെ എന്നാണ്. സംസാരസാഗരി നിമഗ്നം ആത്മന ആത്മാനം, സംസാരസാഗരത്തിൽ നിമഗ്നനായിരിക്കുന്ന ആത്മന നിന്നാൽ ആത്മാനം നിന്നെ, അതാണ് ആ ഉപദേശത്തിൻ്റെ മുഖ്യമായിട്ടുള്ള കാതൽ. അത് ഈ ഉപദേശത്തിൻ്റെ എല്ലാം സമഗ്രമായ ഭാവമാണ്. ആത്മന ആത്മാനം ഉദ്ധരേതെന്ന് പറയുന്നു. ഇവിടെ ഒരു ഉപദേഷ്ടാവ് അല്ലെങ്കിൽ ഒരു ഗുരു ആ ശിഷ്യൻ പ്രാപിക്കേണ്ടതായ പരമമായ നിലയെ കുറിച്ചാണ് പറഞ്ഞത്. അതാണ് യോഗാരൂഢത്വം. എന്നിട്ട് അതിൻ്റെ സാധനമായി നിർദ്ദേശിക്കുന്നത് എന്താണോ, ശിഷ്യനോട് പറയുന്നത് നീ നിന്നെ തന്നെ മോചിപ്പിക്കുകയാണ്. എന്നുവെച്ചാൽ അതിൻ്റെ ജോലി സ്വയം ഏറ്റെടുത്തേ പറ്റൂ. അപ്പം സ്വാഭാവികമായിട്ടും ഇവിടെ ശ്രോതാവിൻ്റെ മനസ്സിൽ തോന്നും, ഇത്രയും മഹത്വമായ ഒരു സ്ഥാനം, അതാണ് ഈ യോഗാരൂഢത്വം. അത് പ്രാപിക്കേണ്ടതോ ഇതിന് യോഗ്യതയില്ലാത്തവരുകൾ. അപ്പോൾ ഇതെങ്ങനെ സാധിക്കും? സ്വാഭാവികമായിട്ടും ഇത് തനിക്ക് വേണ്ടി മറ്റാരെങ്കിലും സാധിച്ചു തരണം. സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുന്നവരെയാണ്, ഗുരുവിനെയാണ്. അപ്പോൾ ഇത് ഗുരു സാധിച്ചു തരേണ്ട ഒരു കാര്യമാണ് തനിക്ക് വേണ്ടി. അപ്പോൾ ഭഗവാൻ ഇത് സാധിച്ചു തരേണ്ടതാണ് എന്ന് അവൻ ചിന്തിച്ചിട്ട് അവൻ ചെയ്യേണ്ട കാര്യങ്ങളിൽ അലംഭാവം വരും. താൻ ഇത്രയൊക്കെ ചെയ്താലും മതി, അല്ലെങ്കിൽ സ്വയം സമാധാനപ്പെടും. എന്താണ്, താൻ അപ്രാപ്തനാണ്, അശക്തനാണ്, തനിക്കൊന്നിനും കഴിയത്തില്ല, അതുകൊണ്ട് ഇതെല്ലാം ഗുരു നിറവേറ്റിത്തരണം എന്ന് പറഞ്ഞ് സ്വന്തം അലസതയ്ക്കും തൻ്റെ കുറവുകൾക്കുമെല്ലാം സ്വയം സമാധാനം കണ്ടെത്തും. അത് വരാൻ പാടില്ല. അതുകൊണ്ട് ഇതിൻ്റെ മുഖ്യമായ ഭാഗം എന്ന് പറയുന്നത് അത് ആരാണോ മുക്തനാകേണ്ടത് അവൻ തന്നെയാണ് ചെയ്യേണ്ടത്. അത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആത്മന ആത്മാനം ഉദ്ധരി. ആത്യന്തികമായി മോചനം സാധ്യമാക്കേണ്ടത് അവൻ തന്നെ, അവന്റെ മോചനത്തെ സാധിക്കുന്നു. മറ്റൊരാൾക്കും ഒരാൾക്ക് വേറൊരാളും മോചിപ്പിക്കാൻ പറ്റത്തില്ല. അവന് സ്വയം മോചിക്കാനേ പറ്റും. എന്തുകൊണ്ട്? ബന്ധനം എന്ന് പറയുന്നത് ഒരുവന് വേറൊരാളുണ്ടാക്കി കൊടുത്തതാണ്. ബന്ധനമെന്ന് പറയുന്നത് അവൻ സ്വയം ഭരിച്ചതാണ് ബന്ധനം. അതുകൊണ്ട് തന്നെ ആ ബന്ധനത്തിൽ ഇനി മറ്റാരെങ്കിലും ഉണ്ടാക്കിയതാണ് ബന്ധനമെങ്കിൽ ശരി, നമ്മൾ വേറൊരാൾ ബന്ധിച്ചു, അപ്പൊ അയാൾക്ക് വന്ന് ആ ബന്ധനത്തിൽ നിന്നും വിടുതലിരിക്കാം. പക്ഷെ ഇതങ്ങനെയല്ല, ബന്ധനം സ്വയം സൃഷ്ടിച്ചതാണ്. സ്വയം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ബന്ധിപ്പിച്ചിരിക്കുന്ന എന്താണ്? സ്വന്തം അറിവില്ലായ്മ, സ്വന്തം അജ്ഞാനം. അപ്പൊ ആ സ്വന്തം അജ്ഞാനം ഉള്ളിടത്ത് ആ സ്വന്തമായി സൃഷ്ടിച്ചതായ അജ്ഞാനത്തെ സ്വയം തന്നെ മാറ്റണം. അത് മറ്റൊരാൾക്ക് മാറ്റാൻ പറ്റത്തില്ല ഒരിക്കലും. എന്തുകൊണ്ട് മാറ്റാൻ പറയും? ഗുരുവിനത് മാറ്റാൻ കഴിയത്തില്ല എന്ന് ചോദിക്കും. ഗുരുവിനത് മാറ്റാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? ഗുരുവിൽ അജ്ഞാനമില്ല. അജ്ഞാനം എവിടെയായിരിക്കുന്നത്? ശിഷ്യനിലാണ്, തന്നിലായിരിക്കുന്നത്. താനാണത് സൃഷ്ടിച്ചത്. അപ്പൊ പിന്നെ അത് ആര് മാറ്റണം? താൻ തന്നെ മാറ്റണം. അപ്പൊ പിന്നെ ഗുരുവിന്റെ ആവശ്യം തോന്നുന്നു. ഇത് പറഞ്ഞു തരുന്നതാണ് ഗുരുവിന്റെ ജോലി, നീ തന്നെ മാറ്റണോ. അതാണ് ഗുരുവിന്റെ ജോലി. അത് പറഞ്ഞു തന്നില്ലെങ്കിൽ വിചാരിക്കും ഇത് ഗുരുവാണ് മാറ്റേണ്ടതെന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്, നീ ഇത് ആത്യന്തികമായത് ഇതിനെ ഈ മറം മാറ്റിക്കളയേണ്ടത് നിന്റെ ജോലിയാണ് എന്നർത്ഥം. അതിന് എന്ന് പറയുമ്പോൾ അവിടെ ഗുരുവിന്റെ ഭാഗത്തെ കുറച്ച് കാണിക്കുകയല്ല, പറയുന്നതാണ് അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി, ഞാൻ നിന്നെ സർവപാപങ്ങളിൽ നിന്നും മോചിപ്പിക്കാം എന്നും പറയും. അപ്പോ ഞാൻ നിന്നെ സർവപാപങ്ങളിൽ നിന്നും മോചിപ്പിക്കാം എന്ന് പറയും, പിന്നീട് പറയുന്നു നീ തന്നെ സ്വയം രക്ഷപ്പെടണമെന്നും പറയുന്നു. അപ്പോ ഇതെന്താ ഇത് രണ്ടു ഭാഗം ഇങ്ങനെ വരുന്നത്? ഒരിടത്ത് പറയുന്നു ഞാൻ നിന്നെ സർവപാപങ്ങളിൽ നിന്നും മോചിപ്പിക്കാം, ഒരിടത്ത് പറയുന്നത് എന്താണ്? ഉദ്ധരേ ആത്മന ആത്മാന, നീ തന്നെ സ്വയം രക്ഷപ്പെടണമെന്ന്. പക്ഷെ ഞാൻ നിന്നെ സർവപാപങ്ങളിൽ നിന്നും മോചിപ്പിക്കാമെന്ന് പറയുന്നിടത്തും പറയുന്ന എന്താണ്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. അപ്പോ മാമേകം ശരണം വ്രജ എന്ന് പറയുന്നത്, അപ്പൊ ആ ശരണാഗതി എന്ന് പറയുന്നത് അത് അവൻ സ്വയം ചെയ്യുന്നു. ആ ഭാഗത്തെയാണ് ഇവിടെ പറയുന്നത്. സ്വയം തന്നെ തന്നെ രക്ഷപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ആ രക്ഷപ്പെടുത്തുന്നതിനുള്ള സാധനകൾ സ്വയം അനുഷ്ഠിക്കുക. പിന്നെ അതിനപ്പുറം ഉണ്ടല്ലോ, ആ ജീവൻ എന്ന് പറയുന്നത് പരിച്ഛിന്നനാണ്, അജ്ഞനാണ്, പരിമിതനാണ്. അപ്പോൾ അവന്റെ അറിവിലും കഴിവിലും പെടാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഈശ്വരൻ അല്ലെങ്കിൽ ഗുരു ചെയ്തോളും. പക്ഷേ താൻ ചെയ്യേണ്ട കാര്യങ്ങൾ, താൻ നിറവേറ്റേണ്ട കാര്യങ്ങൾ ചെയ്യാതെ അതും കൂടെ ഗുരുവിനെ ഏൽപ്പിക്കുക, എന്നിട്ട് സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരുന്നിട്ട് പറയും എല്ലാം ഗുരു നോക്കിക്കോളും. അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും പറയുന്നത്, ഈ രണ്ടു ഭാഗവും പറയുന്നത്. അപ്പോൾ ഒരിക്കലും താൻ ചെയ്യേണ്ട ജോലി ഗുരുവിനെ ഏൽപ്പിക്കാതിരിക്കുക. നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്? ഗുരു സേവയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗുരുവിന് വേണ്ട സേവകൾ നമ്മളാണ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മളെ സേവ ഗുരുവിനെ കൊണ്ട് ചെയ്യിപ്പിക്കാറില്ല. നമ്മൾ സാധാരണ പറയുന്നത് എന്താണ്? എല്ലാ ഗുരു നോക്കിക്കോളും എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ സേവ കൂടി ഗുരുവിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. നമ്മൾ കൂടുതലും മിടുക്കന്മാരാകുകയാണ്. എന്നിട്ട് അത് നമ്മൾ ഒരു ഫിലോസഫിയാണെന്ന്, വലിയ ഉയർന്ന ഒരു തത്വചിന്തയാണെന്ന് സ്വയം കരുതുകയും ചെയ്യും. ഇവിടെ അതല്ല പറയുന്നത്. ഇവിടെ ഈ രണ്ടു ഭാഗം കാണിച്ചു തരികയാണ്. ഒന്നെന്താണ്? മാമേകം ശരണം പ്രജ, അതാണ് മുഖ്യം. അത് തന്റെ ഭാഗത്തു നിന്ന് അത് വരണം. അതാണ് പറയുന്നത് ഉദ്ധരേതാത്മന ആത്മാനം. മാമേവ ഈ പ്രപദ്യന്തി, എന്നെ തന്നെ ആരാണോ ശരണം പ്രാപിക്കുന്നത്, ഭജസ്സു മാം, എന്നെ തന്നെ ആരാണോ ഭജിക്കുന്നത്. ഈ തരത്തിൽ ആ ഭാഗത്തെയും കാണിക്കുന്നുണ്ട്. പക്ഷെ അവിടെയും ഭഗവാനെ ഭജിക്കേണ്ട ആരാണ്? ഭഗവാനാണോ? അല്ല, ഭക്തനാണ് ഭജിക്കേണ്ടത്. അപ്പൊ ഭക്തന്റെ ജോലി ഭജനമാണ്. ആ ഭജനം അനുഷ്ഠിക്കാതെ പറയുകയാണ് എന്താണ്, എല്ലാ കാര്യങ്ങളും അമ്മയേറ്റിട്ടുണ്ട്, എനിക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടതായിട്ടില്ല എന്ന് പറയുന്നത് എന്താണ്? അതൊരു തരത്തിലൊരു പറ്റിപ്പ് പ്രസ്ഥാനമാണ്. എന്ന് വെച്ചാൽ സ്വയം തന്നെ ആത്മവഞ്ചനയാണ്. താൻ ചെയ്യേണ്ട കാര്യങ്ങൾ അതാണ് ഇവിടെ ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നത്. താൻ ചെയ്യേണ്ട കാര്യങ്ങൾ അത് ഒരിക്കലും നീ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നെ ഏൽപ്പിക്കരുത്. അതാണ് മുഖ്യം. അത് താൻ തന്നെ ചെയ്യണം. അത് കഴിഞ്ഞ് നിന്റെ കഴിവിനപ്പുറം, നിന്റെ ബുദ്ധിക്കപ്പുറമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണും പറഞ്ഞു. അത് പരിഹരിക്കേണ്ടതാണ് എന്റെ ജോലി. മായ ഏതാം തരം തിരി. അത് ഉദ്ധരേതാത്മനാത്മാനം എന്ന് പറയുമ്പോൾ ചിലർ വ്യാഖ്യാനിച്ചു കണ്ടിട്ടുണ്ട്. എന്താണോ അഹം ബ്രഹ്മാസ്മി എന്ന് ധ്യാനിച്ചാൽ മതി, അതാണ് പറയുന്നത്. അഹം ബ്രഹ്മാസ്മി എന്ന് ധ്യാനിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മോക്ഷം കിട്ടും, വേറൊന്നും ചെയ്യണ്ട എന്നാണ്. അദ്വൈതിയായി നിർഗുണ ബ്രഹ്മമായിട്ടിരുന്നാൽ മതി, അതാണ് മോക്ഷം എന്ന് പറഞ്ഞു. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ധ്യാനം അതൊക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷെ അതൊന്നും അതുകൊണ്ട് മാത്രം കാര്യം നടക്കത്തില്ല. കാരണം അത് സർവസാധാരണമായി ഉപദേശിക്കാൻ പറ്റിയൊരു കാര്യമില്ല. ഒരു ഒരു സാധാരണ ഒരുത്തിന്റെ മുമ്പിൽ ഉദ്ധരേതാത്മനാത്മാ എന്ന് ഉപദേശിക്കുമ്പോൾ അതിൽ തെറ്റിദ്ധാരണയും വരും. എന്താണോ അവിടെ ഗുരുവിന്റെ ആവശ്യമില്ല, ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല, ഈശ്വരനെ പോലും അംഗീകരിക്കേണ്ട കാര്യമില്ല എന്നെല്ലാം ധരിച്ചു താൻ തന്നെ എന്ന്. എന്ന് പറഞ്ഞാൽ ഒരു അജ്ഞന്റെ മുമ്പിൽ, ബോധമില്ലാത്ത ഒരുവന്റെ മുമ്പിൽ അഹം ബ്രഹ്മാസ്മി എന്ന് ഉപദേശിച്ചു കൊടുത്താൽ അതവൻ അഹന്തയെ വളർത്തത്തേ ഉള്ളൂ. അഹം ബ്രഹ്മാസ്മി, പുതിയൊരു അഹന്തയോടെ അവൻ വരും. ബ്രഹ്മാഹന്ത, അങ്ങനെ ഒരു പുതിയൊരു അഹന്തയോടെ വരും. ഇതുവരെ ഇല്ലാതിരുന്നത് കൂടുതലായിട്ട് അല്ലാതെ. കാരണം എന്തുകൊണ്ട്? അത് ഏറ്റവും മഹത്തായ ഒരു തത്വമാണ്. അത് ഉൾക്കൊള്ളുന്നതിന് പാത്രമായവനെ ആ തത്വത്തെ ഉൾക്കൊള്ളാൻ പറ്റും, അല്ലാത്തവന് ആ തത്വത്തെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. നമ്മൾ ബ്രഹ്മസൂത്രത്തിൽ തന്നെ ചർച്ച ചെയ്തപ്പോൾ എന്താണ് അതിന്റെ ഒരു ചർച്ച, അതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത, അത് തന്നെ ഒരുവൻ കാര്യഗൗരവത്തോടുകൂടി അനുഷ്ഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ എന്താണ് പറയുന്നത്? സാധന ചതുഷ്ടയ സമ്പത്തി. അപ്പൊ യോഗ്യതയെക്കുറിച്ച് ആദ്യം പറയുന്നു. യോഗ്യതയുള്ളവന് മാത്രമേ പിന്നീട് ശ്രവണത്തിനും മനനത്തിനും മുഖ്യ അധികാരിയാകുന്നുള്ളൂ. അല്ലാത്തവൻ അതിന് അധികാരി കൂടിയാകുന്നില്ല. അപ്പോൾ അധികാരിയെ നോക്കാതെ ഒരാളുടെ അടുത്ത് നമ്മൾ പറയുകയാണ് ഉദ്ധരേതാത്മനാത്മാനം എന്നുവെച്ചാൽ അഹം ബ്രഹ്മാസ്മി, ഇത് മതി, ഇതുകൊണ്ട് രക്ഷപ്പെട്ടോളൂ. അതൊരിക്കലും സാധ്യമല്ല. കാരണം ഒരുവന്റെ അന്ധകരണം വളരെയധികം മാലിന്യങ്ങളോട്, കാമക്രോധാദികൾ, ലോകമോഹങ്ങൾ, മാനാപമാനങ്ങൾ, അഹന്ത, മമത, ഇങ്ങനെയുള്ള മാലിന്യങ്ങൾ നിറഞ്ഞതാണ് സാധാരണ മനുഷ്യന്റെ അന്ധകരണം. അവിടെ ഇത്രയും ശ്രേഷ്ഠമായ തത്വത്തെയൊന്നും അവിടെ ഉറപ്പിക്കാൻ ഒരാൾ ഉപദേശിച്ചു എന്ന് വിചാരിച്ച് അത് സാധ്യമല്ല. അന്നവിടെ ഇരിക്കത്തില്ല. അത് ഈ മാലിന്യത്തിൽ നമ്മളിപ്പോൾ ഒരു ദേവതയെ പ്രതിഷ്ഠിക്കുന്നു. ഒരു ദേവതയെ പ്രതിഷ്ഠിക്കുന്ന എവിടെ? അത് നമുക്ക് ശ്രീകോവിലെ പ്രതിഷ്ഠിക്കാൻ പറ്റും. അത്രയും നമ്മൾ പവിത്രമെന്നും പരിശുദ്ധമെന്നും കരുതുന്ന ഒരു സ്ഥലത്ത്, അതിന് പ്രത്യേകം തയ്യാറാക്കിയ ഒരു സ്ഥലത്തെ നമുക്കൊരു ദേവതയെ പ്രതിഷ്ഠിക്കാൻ പറ്റും, അവിടെ ആരാധിക്കാൻ പറ്റും. അതേസമയം മറിച്ച് നമ്മളൊരു മാലിന്യത്തിൽ, ഒരു എന്താണ്, ഒരു ചവറ് കൂമ്പാരത്തിൽ കൊണ്ടുവന്നൊരു ദേവതയെ നമുക്ക് പ്രതിഷ്ഠിക്കാൻ പറ്റും? ഒരിക്കലും പറ്റത്തില്ല. അവിടെ പൂജയോ ആരാധനയോ നടത്താൻ പറ്റത്തില്ല. അതുപോലെയാണ് നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് അഹം ബ്രഹ്മാസ്മിയെ നേരിട്ട് അങ്ങോട്ട് പ്രതിഷ്ഠിക്കുന്നത്. അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും ആർക്കെങ്കിലും പ്രതിഷ്ഠിച്ചു കൊടുത്താൽ അതിനെക്കുറിച്ച് തന്നെ പറയുന്ന എന്താണ്, മഹാ നിരയ ജാലേഷു സത്യേന വിനിയോജിത, അവനെ വലിയ നരകത്തിലേക്ക് തള്ളിയിടുകയാണ് അത് ചെയ്യുന്നത്. അപ്പൊ ആ ഉപദേശം ഏറ്റവും ശ്രേഷ്ഠമാണ്, മഹത്വമേറിയതാണ്, പക്ഷെ അതിനെ ഉൾക്കൊള്ളുന്നതിന്, അതിനെ ഉൾക്കൊള്ളുന്നതിന് പാത്രമല്ലാത്തവന് അതുകൊണ്ട് പ്രതിഷ്ഠിച്ചാൽ അതവൻ വലിയൊരു അഹന്ത ഉണ്ടാക്കത്തേയുള്ളൂ. അതുകൊണ്ടാണ് ചൊല്ല് പറയുന്നത് വേദാന്തം പഠിച്ച ആൾക്കാർ അഹന്ത ഉള്ളവരായിത്തീരുന്നു എന്ന് പറയുന്നത്. ഇങ്ങനെ സംഭവിക്കുന്നുണ്ടാണ്. അതുകൊണ്ട് തന്നെ ഗീതയുടെ ഉപദേശത്തെ ശ്രദ്ധിക്കുക. ഇവിടെ പല ഭാഗങ്ങളിലും ജീവന്റെ അവസ്ഥയെക്കുറിച്ച് പറയും, പിന്നെ ജീവന്റെ ആ പരമമായ അവസ്ഥയെക്കുറിച്ച് പറയും, ഈശ്വര തത്വത്തെക്കുറിച്ച് പറയും. ചിലടത്ത് പറയും എന്താണ്, മന്മന ഭവമത് ഭക്ത. അപ്പോ ആ ഈശ്വരഭാവത്തെ ഒരുവൻ ആശ്രയിക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് പറയും. പിന്നെ എന്താണ്, നജായതേ മറിയതേവ കഥാചിത് നായം ഹന്തിന ധന്യതേ, സ്വന്തം ആത്മസ്വരൂപത്തിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് പറയും. ഇത് രണ്ടും കാണിക്കും. ഇവിടെ ചിലടത്ത് പറയും എന്താണ്, നീ എന്നെ ഭജിക്കുക. ചിലടത്ത് പറയും എന്താണ്, നീ നിന്നെ തന്നെ സ്മരിക്കുക. ഒരിടത്ത് പറയും ആ മനുസ്മര വിദ്യത. അപ്പോ ഇത് രണ്ടുമുണ്ട്. പിന്നെ തന്റെ പ്രകൃതിയെ കുറിച്ച് പറയും, അതുകൊണ്ട് മൂന്നാമത്. അപ്പൊ ഈ മൂന്ന് ഘടകങ്ങളെയും ഒരുവൻ അതിനെ ഉൾക്കൊണ്ട് അതിന് മൂന്നിനും അതാതിന്റെ സ്ഥാനം കൊടുത്ത് പോയാൽ മാത്രമേ അത് സമഗ്രമായ ഒരു സാധന പദ്ധതിയാകത്തുള്ളൂ. ഗീതയിൽ അതാണ് നിർദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ ഒരുവന്റെ വിസ്മൃതമായ ആത്മസ്മൃതിയെ ഉണർത്തുന്നതിനുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അതാണ് ഓരോ ഭാഗങ്ങളിലും ആത്മസമസ്തം മനക്കൃത്വ എന്നൊരിടത്ത് പറയും, നീ നിന്നിൽ തന്നെ നിന്റെ തന്നെ വാസ്തവ സ്വരൂപത്തിൽ നിന്റെ മനസ്സിനെ ഉറപ്പിച്ചിട്ട് എന്ന് പറയും. അപ്പോൾ അത് അതൊരു ഭാഗമാണ്. നമ്മൾ അതിനെ കേവലം അഹം ബ്രഹ്മാസ്മിനെ ഒതുക്കിയ അതാണ് ഗീതയുടെ ഉപദേശം അവിടെ കൊണ്ട് അവസാനിക്കുന്നു എന്ന് കരുതിയാൽ അത് ഇതിന്റെ ഒരു ഭാഗികമായ വീക്ഷണം മാത്രമേ ഉള്ളൂ. കാരണം വേറെടുത്ത് പറയുന്നുണ്ടെന്നാണ്, മാം ചിന്ത എന്താ, എന്നെ ചിന്തിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഉപദേശിക്കുന്നതാണ്. ഉപദേഷ്ടാവിനെ പരമേശ്വരനായി ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടെ ഗുരുവിനെ ധ്യാനിച്ചുകൊണ്ട്. അപ്പൊ ആ ഒരു ഭാഗമുണ്ട്. കാരണം തന്റെ പൗരുഷം കൊണ്ട് തന്റെ കഴിവുകൾ കൊണ്ട് ഒന്നും ആർജിച്ചെടുക്കുന്ന ഒന്നല്ലേ, അതിന് ഈശ്വര കൃപ അതുകൂടി ഉണ്ടായാലേ പറ്റും. ഇപ്പൊ ആ ഭാഗമുണ്ട്. അവിടെയാണ് പറയുന്നത് എന്താണ്, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വിളിച്ച, അഹം ബ്രഹ്മാസ്മി ധ്യാനിക്കുന്നവന് പിന്നെ മറ്റാരെ ശരണം പ്രാപിക്കാനുള്ളത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ശരണം പ്രാപിക്കാനായിട്ട് ഒരാളുണ്ടെന്ന് കാണിച്ചു തരികയാണ്. അപ്പൊ അവിടെ ഈശ്വര സമർപ്പണം, ഈശ്വര ഭജനം ഇതെല്ലാം അവിടെ ആവശ്യമായിട്ട് വരുന്നു. അപ്പോൾ അത് മറ്റൊന്ന്, ഒന്ന് ആത്മസ്മരണം, മറ്റൊന്ന് ഈശ്വര സ്മരണം, ഇതിനെ രണ്ടിനെയും സമന്വയിപ്പിക്കുന്നു. അപ്പോൾ ഒരാൾക്ക് ആത്മസ്മരണയ്ക്ക് ഉപദേശിച്ചു അതതിന് അയാൾക്ക് കഴിയുന്നില്ല, ശരിയെന്നാൽ ഈശ്വരനെ സ്മരിക്കാൻ പറഞ്ഞു, ഈശ്വരനെ സ്മരിക്കാനും അയാൾക്ക് വേണ്ടവണ്ണം കഴിയുന്നില്ല, ഈശ്വരന് സമർപ്പിക്കാൻ പറഞ്ഞു സമർപ്പണം കഴിയുന്നില്ല. അപ്പോ അങ്ങനെ വരുമ്പോ എന്തുകൊണ്ടത് സംഭവിക്കുന്നു? അപ്പോ അവിടെ പറയുന്ന എന്താണോ, മമമായ ദുരത്തിയ, ഈ രണ്ടു കാര്യത്തിനും തടസ്സമായി നിൽക്കുന്നുണ്ട്. സ്വയം തന്റെ ആത്മബലം ഉപയോഗിച്ച് അല്ലെങ്കിൽ തന്റെ പൗരുഷം ഉപയോഗിച്ച് തന്റെ ഇച്ഛാശക്തി ഉപയോഗിച്ച് തന്റെ മനസ്സിന്റെ സംസ്കരണം അനുകൂലിക്കുന്നുവെങ്കിൽ തന്റെ മനസ്സിനെ തന്റെ തന്നെ സ്വരൂപത്തിൽ ഉറപ്പിക്കുക. ശരി, അതിന് കഴിയുന്നില്ല, മനസ്സവിടെ നിൽക്കുന്നില്ല. അത് എന്താണ്, ചഞ്ചലം ഹി മനഃകൃഷ്ണ എന്ന് പറഞ്ഞ അവസ്ഥയിലാണ്. മനോ ദുർനിഗ്രഹം, ദുർനിഗ്രഹമാണ്, അതിനെ പിടിച്ചൊതുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സമർപ്പിക്കുക. മന്മനാഭവ മദ്ഭക്തോ മദ്യാജീമാം നമസ്കരു, അങ്ങനെ അതിനുള്ള മാർഗങ്ങൾ ഉപദേശിക്കുന്നുണ്ട്. പക്ഷെ അതിനും കഴിയുന്നില്ല, മനസ്സവിടെയും നീക്കുന്നില്ല. അവൻ പറഞ്ഞു എന്തുകൊണ്ടാണ്? അത് രണ്ടാമത്തെ ഘട്ടമാണ്, ഇതിനും കഴിയാത്തവൻ. അതിനും കഴിയുന്നില്ലെങ്കിൽ എന്താ അതിന് കാരണം? അതിനും പറയുന്നത് എന്താണ്? മമമായ ദുരത്യ, അത് ദുരത്യയാണ്, മറികടക്കാൻ പ്രയാസമുള്ളതാണ്. ദേവീശേഷ ഗുണമയി, ഇത് എന്താണ്? ഗുണമയിയായിരിക്കുന്നു, തൻ്റെ സൃഷ്ടികളായിരിക്കുന്ന ഗുണങ്ങളെ കൊണ്ട് വിഭ്രമിപ്പിക്കുകയാണ്, വിഭ്രമിപ്പിച്ച് അത് മാർഗഭ്രംശം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അതിനെ കൂടെ ആശ്രയിക്കേണ്ടി വരും, അതിനെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ മുമ്പിലും തലവനിക്കേണ്ടി വരും. അപ്പോൾ ഒരാൾ അഹം ബ്രഹ്മാസ്മി എന്നുള്ള അഹന്ത കൊണ്ട് ഞാൻ ബ്രഹ്മമാണെന്ന് ബലം പ്രയോഗിച്ചിട്ട് നിന്നു കഴിഞ്ഞാൽ എന്തുവരും? അവൻ ഈ മായയ്ക്ക് അധീനനായി പോകും, അത് അവനെ മറിച്ചു കളയും. അപ്പോൾ ദുരത്യയായിരിക്കുന്ന ഈ മായയെ അവന് പൗരുഷം കൊണ്ടോ അവന്റെ ഇച്ഛാശക്തി കൊണ്ടോ ഒന്നും മറികടക്കാൻ പറ്റത്തില്ല. പിന്നെ അതിന് അതിനു മുമ്പിൽ തലവനിച്ചേ പറ്റൂ, അതിന് സ്വയം കീഴ്പ്പെടുത്തിയേ പറ്റൂ. കീഴ്പ്പെടുത്തി എന്ന് വെച്ചാൽ അവിടെ, അപ്പോൾ പിന്നെ അവിടെ മുതൽ തുടങ്ങേണ്ടി വരും. അപ്പോൾ ആദ്യം അവൻ അഹം ബ്രഹ്മാസ്മിയിലേക്ക് കടന്നു, അത് നടക്കുന്നില്ല, എന്നാൽ ഈശ്വര സമർപ്പണം ആകാമെന്ന് വിചാരിച്ചു, അതും നടക്കുന്നില്ല. പിന്നെ അവൻ അവസാനം പോകുന്നതാണ് അവൻ്റെ തുടക്കം, അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. എന്ന് വെച്ചാൽ അവൻ അതിനംഗീകരിക്കുക, തൻ്റെ ശക്തി, തൻ്റെ കഴിവ് ഇതെല്ലാം വളരെ പരിമിതമാണ്, താനെന്താണ്? ഈ ദുരത്തിയായിരിക്കുന്ന മായാശക്തിക്ക് തികച്ചും അധീനനാണ്. അപ്പോൾ അതിനോട് എതിരിടാൻ പോയി കഴിഞ്ഞാൽ അവനവിടെ യാതൊന്നും നേടാൻ കഴിയത്തില്ല. അപ്പോൾ അവിടെ അവൻ, അവിടെയാണ് അവൻ്റെ തിരിച്ചറിവ് വരുന്നത്. അവൻ്റെ ന്യൂനതകളും അവൻ്റെ മേന്മകളും എല്ലാം തിരിച്ചറിയും. തിരിച്ചറിയിൽ നിന്ന്, ആ തിരിച്ചറിയിൽ നിന്ന് അവൻ്റെ ന്യൂനതകളെ പരിഹരിക്കണം, സദ്ഗുണങ്ങളെ മനസ്സിൽ വളർത്തിക്കൊണ്ടുവരണം. അങ്ങനെയാണ് അവൻ സ്വയം തന്നെ തന്നെ തന്നെ പാകപ്പെടുത്തിയെടുക്കുന്നത്. അപ്പോൾ ഈ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ധ്യാനത്തിന് മുമ്പ് ഒരുപാട് ഘട്ടങ്ങളുണ്ട്. സാധാരണ അവൻ സദാചാരത്തിലേക്ക് വരിക, സദ്ഗുണങ്ങളെ വളർത്തിയെടുക്കുക, പിന്നെ സാമാന്യമായി വേണ്ടി വരുന്ന ലൗകികമായി വേണ്ടി വരുന്ന വിവേകങ്ങളെ ആർജിക്കുക, അങ്ങനെ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, അത് തന്നെ പിന്നെ ഈശ്വരാർപ്പണമാക്കുക. ഇതെല്ലാം എന്താണ്? ഈ മായയോട് മനസ്സ് മല്ലിടാതെ അതിന് കീഴ്പ്പെട്ടി, അതിന് സമർപ്പിച്ച് അതിൻ്റെ സഹായത്തോടുകൂടി ഭഗവാനെ സമീപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അങ്ങനെ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെയാണ് മറ്റ് എന്താണ്, പത്രം, പുഷ്പം, ഫലം, തോയം എല്ലാം ഉപയോഗിക്കേണ്ടി വരുന്നത്. അവിടെയാണ് അർച്ചനയും ഭജനയും നാമവും ജപവും എല്ലാം വേണ്ടി വരുന്നത്, ആ ഒരു ഘട്ടത്തിലാണ്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങേണ്ടി വരും. അവിടെ നിന്ന് തുടങ്ങി ഈശ്വരനെ സമർപ്പിച്ച് പിന്നെ തിരിച്ചു വരണം. അവസാനം ഏ അഹം ബ്രഹ്മാസ്മി എത്തത്തുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് ഈ പരിശ്രമങ്ങളെല്ലാം കൂടെ ചേർത്തുകൊണ്ട് തുടക്കം മുതൽ അവസാനം വരെയുള്ള ഈ പരിശ്രമങ്ങളെല്ലാം, ഒരുവൻ ചെയ്യേണ്ട പരിശ്രമങ്ങളെല്ലാം അവനെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്, ഉദ്ധരേ ആത്മന ആത്മാനം, നീ നിന്നെ സ്വയം തന്നെ തിരിച്ചറിയണം, എന്നിട്ട് നീ സ്വയം ഓരോ സന്ദർഭങ്ങളിലും വേണ്ട അത് ചെയ്ത് നീ നിന്നെ സ്വയം രക്ഷപ്പെടുത്തണം, നീ നിന്നെ സ്വയം മോചിപ്പിക്കണം എന്ന് പറയുന്നു. അല്ലാതെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മറ്റൊന്നിനെയും അവലംബിക്കേണ്ട, ഞാൻ സ്വതന്ത്രനാണ്, അല്ലെങ്കിൽ കേവലമായ തത്വചിന്ത ഉണ്ട്, അതുകൊണ്ട് ഒരാൾക്ക് കേവലമായ തത്വചിന്തയിലൂടെ, കേവലമായ മനനത്തിലൂടെ, ആത്മധ്യാനത്തിലൂടെ, അതൊക്കെ അത്രയും ഉയർന്ന ഒരു സാധകനൻ ആത്യന്തികമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇത് തുടക്കത്തിൽ നിന്ന് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് അവിടെ എത്തത്തുള്ളൂ. അതിനുള്ള ഒരു സമഗ്രത അതാണ്. പല ഗ്രന്ഥങ്ങളുമുണ്ട്, ചില ഗ്രന്ഥങ്ങളിൽ ആത്മതത്വത്തെക്കുറിച്ച് തന്നെ പറയും, സാധന ചതുഷ്ടയ സമ്പന്നനായ ഒരു അധികാരിക്ക് ആത്മതത്വം ഇങ്ങനെയാണ് വെളിപ്പെടേണ്ടത്, ആത്മതത്വത്തെ ഇങ്ങനെ അറിയണം എന്ന് പറയും. പക്ഷെ അത് ശരിയാണ്, കാരണം അവിടെ ആദ്യം അധികാരിയെക്കുറിച്ച് പറയും. ആ ഒരു അധികാരിയെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഗീത അങ്ങനെയല്ല, ഒരു അധികാരിക്ക് വേണ്ടിയല്ല പറയുന്നത്. ഇവിടെ പറയുന്ന എന്താണ്? ആർത്തോ ജിജ്ഞാസുര അർത്ഥാർത്ഥി, എല്ലാവരെയും കണക്കിലെടുത്തുകൊണ്ടാണ്. അർത്ഥനും ജിജ്ഞാസുവും അർത്ഥാർത്ഥിയും ജ്ഞാനിയും എല്ലാവർക്കും ഓരോരുത്തരുടെയും നിലയിൽ നിന്ന് സ്വീകരിക്കേണ്ട ഭാഗങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ ഉദ്ധരേത് ആത്മനാത്മാനം എന്ന് പറയുമ്പോൾ അവൻ എവിടെ നിൽക്കുന്നോ അവിടെ നിന്ന് തുടങ്ങണം, അല്ലെങ്കിൽ അവനെ അവൻ നിൽക്കുന്നിടത്ത് നിന്ന് തിരിച്ചറിയുന്നു തന്റെ അവസ്ഥ ഇതാണ്, ഇവിടെ തനിക്ക് വേണ്ടത് ഇതാണ്, താൻ ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്നറിഞ്ഞ് അവിടെ നിന്ന് തുടങ്ങും. അങ്ങനെ തുടങ്ങി നീ സ്വയം രക്ഷപ്പെടുത്തുക. അങ്ങനെ ഉള്ള തന്റെ സാധനാ മാർഗത്തിൽ ഒരു ഭാഗത്തും എന്താണ് താൻ ചെയ്യേണ്ട കാര്യം ഇവിടെ ഭഗവാനെ ഏൽപ്പിക്കരുത്, ഗുരുവിനെ ഏൽപ്പിക്കരുത്, അത് താൻ തന്നെ ചെയ്യണം. അതൊന്നും ഒരിക്കലും ഇത്തരം ഉപദേശങ്ങളൊന്നും ഒരിക്കലും തനിക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകളാക്കി സ്വയം മാറ്റിയെടുക്കരുത് എന്നർത്ഥം. കാരണം എന്താണ് നമ്മ മായ ദുരത്യ, മായ എന്ന് പറയുന്നത് എന്താണ്? അത് മോഹിനിയാണ്, മനസ്സിനെ മോഹിപ്പിക്കും. അപ്പെന്താണ് സിദ്ധാന്തം അല്ലാത്തതിനെ സിദ്ധാന്തം തോന്നിപ്പിക്കും, സാധന അല്ലാത്തതിനെ സാധനയും തോന്നിപ്പിക്കും, അങ്ങനെ മാർഗഭ്രംശം വരുത്തിപ്പിക്കും. അതൊരു എന്താണ് മായ വിനോദിനി, അതൊരു ലീലയാണ് അതിന്. അപ്പോൾ അതിന് വഴിപ്പെട്ടു പോകരുത്, അതിനെ വഴിപ്പെട്ടു പോകാതിരിക്കുന്നതിനുള്ള ആ വിവേകം, അതാണ് ഗുരു തരുന്നത്, ഭഗവാൻ ഇവിടെ ഉപദേശിക്കുന്ന അതാണ്. അപ്പോൾ അതിനെ സ്വീകരിച്ചുകൊണ്ട് എന്തു ചെയ്യണം? അവനവന്റെ നിലയിൽ നിന്ന് അവനവനെ, ഇതൊരു ചെറിയ വെളിച്ചം മാത്രമാണ് എന്ന് പറഞ്ഞാൽ, ഉപദേശങ്ങളെന്ന് പറയുന്നത് ഒരു ചെറിയ വെളിച്ചം. അത് ഇപ്പോ വനത്തിൽ സഞ്ചരിക്കുന്ന ഒരാൾ, ഹിമാലയത്തിൽ സഞ്ചരിക്കുന്ന ഒരാൾ ഒരു വലിയൊരു ലക്ഷ്യം വെച്ച് സഞ്ചരിക്കുകയാണ്. അപ്പോ ഇരുട്ടായി, വഴി ദുർഘടമായി, പക്ഷെ വളരെ ദൂരെ ഒരു വെളിച്ചം കാണും. അപ്പോൾ ആ വെളിച്ചത്തെ ലക്ഷ്യമാക്കി അയാൾ സഞ്ചരിക്കുന്നു. അപ്പോൾ ആ വെളിച്ചത്തെ ലക്ഷ്യമാക്കി സഞ്ചരിക്കുമ്പോൾ ഒരു വെളിച്ചം കണ്ടില്ലെങ്കിൽ പിന്നെ യാത്ര അയാൾ തളർന്നു, പിന്നെ അയാൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. പക്ഷേ എവിടെയെങ്കിലും ഒരു വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ ആ വെളിച്ചത്തെ ലക്ഷ്യം വെച്ച് അയാൾക്ക് സഞ്ചരിക്കും. എന്തായാലും ആ ഒരു വെളിച്ചത്തിൽ താൻ എത്തിച്ചേരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ. അപ്പോൾ ആ വെളിച്ചം എന്ന് പറയുന്ന ഒരു പ്രതീക്ഷയാണ്, ഒരു പ്രത്യാശയാണ്. അപ്പോൾ ഈ ഉപദേശം എന്ന് പറയുന്നത്, ഗുരുവിന്റെ ഉപദേശം എന്ന് പറയുന്നത് അതൊരു വെളിച്ചമാണ്. അതൊരു വെളിച്ചമായി ഗുരുവിന്റെ ഉള്ളിൽ തെളിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് വെളിച്ചമാകത്തില്ല. ആ ഉപദേശം എന്ന് പറയുന്നത് അത് വെറും പുറമേ തട്ടി തെളിച്ചു പോകുന്നാകാതെ അത് ഉള്ളിലൊരു വെളിച്ചമായി വന്നു കഴിഞ്ഞു. ആ വെളിച്ചത്തെ ലക്ഷ്യമാക്കി അവന് ഈ മാർഗ തടസ്സങ്ങളെല്ലാം, അതിനുള്ള കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചാണെങ്കിൽ അതിനെല്ലാം തട്ടി നീക്കി അവന് ഒടുവിൽ ആ ലക്ഷ്യത്തിലെത്തിച്ചേരും, എന്തെല്ലാം പ്രയാസങ്ങളുണ്ടായാലും. അപ്പോൾ ഒരാൾക്ക് ഈ മാർഗത്തിൽ ഇവിടെ പറയുന്ന എന്താണ്? ഉദ്ധരേത് ആത്മനാത്മാനം, നീ നിന്നെ സ്വയം തന്നെ രക്ഷപ്പെടുത്തുക എന്ന് പറയും. അപ്പോൾ സ്വയം തന്നെ രക്ഷപ്പെടുത്തുക എന്ന് പറയുമ്പോൾ പലർക്കും വരും ഇത്രയും വൈതരണികളും ഇത്രയും സങ്കീർണതകളും തന്റെ മനസ്സിൽ തന്റെ മാർഗത്തിൽ എല്ലാം ഇരിക്കെ ഒരാൾക്ക് എങ്ങനെ സ്വയം പരിശ്രമിച്ച് ഇതിന് മുന്നോട്ട് പോകാൻ കഴിയും? അത് സ്വയം അത് സാധ്യമാകുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ വരും. പക്ഷെ അത് ശരിയാണ്, അതൊരു വാസ്തവമാണ്. എന്താണ്? അനന്ത ജന്മങ്ങളുടെ പൂർവ്വ സംസ്കാരമുണ്ട്, അത് സൃഷ്ടിക്കുന്ന വിഘ്നങ്ങളുണ്ട്. പലപ്പോഴും മനസ്സ് അന്ധകാരത്തിൽ പെട്ടുപോകും. വെളിച്ചം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ അപൂർവമായേ കാണാൻ കഴിയത്തുള്ളൂ. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ വെളിച്ചം പര്യാപ്തമാണ്. കാരണം ഏത് അന്ധകാരത്തിൽ സഞ്ചരിക്കുന്നതിനും എന്താണ്, അവന് സ്വന്തം കാഴ്ചപ്പെട്ടുള്ള വെളിച്ചം മതി അവന് സഞ്ചരിക്കുന്നതിന്. അതിന് സൂര്യൻ ഉദിച്ചു വന്നിട്ട് ലോകം മുഴുവൻ പ്രകാശമാനമാക്കണ്ട, അത്തരമൊരു വെളിച്ചത്തിന്റെ ആവശ്യമില്ല. ഒരു വനത്തിന്റെ ഉള്ളിലേക്ക് ഒരാൾ കടന്നു പോകുന്നതിന് ആ വഴിയിലുള്ള കല്ലും മുള്ളും വെട്ടി നീക്കിയാൽ മതി. ഒരു സാധന എന്ന് പറയുന്ന അതേ ചെയ്യുന്നുള്ളൂ. അല്ലാതെ വനം മുഴുവൻ വെട്ടി വെളുപ്പിച്ചിട്ടല്ല നമ്മൾ വനത്തിന്റെ ഉള്ളിലേക്ക് പോകുന്നു. അത് സാധ്യവുമല്ല, അതിന്റെ ആവശ്യമില്ല. അപ്പൊ താൻ പോകുന്ന മാർഗം തെളിയിച്ചു പോകുക, ബാക്കിയുള്ളതെല്ലാം അവിടെ കിടക്കും. അപ്പോൾ അതിനുള്ള മാനസികമായ ബലവും അതിനുള്ള മാനസികമായ ശേഷിയും അതിനുള്ള മാനസികമായ പക്വതയും അതിനുള്ള മാനസികമായ സന്നദ്ധതയും എല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പോകുന്ന മാർഗം, അതിൻ്റെ നാല് ഭാഗത്തേക്ക് നോക്കിയിട്ട് കാര്യമില്ല, ആ പോകുന്ന മാർഗത്തുള്ള കല്ലും മുള്ളും എല്ലാം വെട്ടി നീക്കി ഒരാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ പോകുന്ന വഴിക്ക് വല്ല കുണ്ടിലും പതിച്ചു പോയാലോ സാരമില്ല, പിടിച്ചു കയറണം. പിടിച്ചു കയറി വീണ്ടും മുന്നോട്ട് പോവുക, അങ്ങനെ പതിച്ചു പോകുന്നതിനുള്ള സാധ്യത എന്ന് പറയുന്നത് നേരെ പോകുന്നതിനുള്ള സാധ്യതയേക്കാൾ കൂടുതലാണ് ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പതിച്ചു പോകുന്നത് ഒരിക്കലും ഒരു ഒരു അപരിഹാര്യമായ ന്യൂനതയല്ല, അതൊക്കെ ഈ മാർഗത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അവിടെ നിന്ന് വീണ്ടും ഒരാൾ കരകയറി പോവുക, അതിനുള്ള വെളിച്ചം, അതാണ് ഈ ഉപദേശം എന്ന് പറയുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി ഒരുവൻ എന്ത് ചെയ്യുന്നു, ഉദ്ധരേ, അവൻ മഗ്നമായിരിക്കുന്ന മുഴുകിയിരിക്കുന്ന ഈ സങ്കീർണതകളിൽ നിന്നും സ്വയം, അതാണ് സംസാരസാഗരി പറയുന്നു, നിമഗ്നമായിരിക്കുന്ന തൻ്റെ ജീവനെ, തൻ്റെ സ്വരൂപം തന്നെയായിരിക്കുന്ന ആ ജീവനെ ഇതിൽ നിന്ന് മുക്തനാക്കുക. ആത്മാനം എന്ന് പറയുമ്പോൾ ഈ എല്ലാ ഭാഗങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് അവൻ്റെ ജീവഭാവത്തെ, ഈശ്വരഭാവത്തെ, ഇതിനെയെല്ലാം തടസ്സമായിരിക്കുന്ന ആ മായാഭാവത്തെ, ഇതിനെയെല്ലാം ഉൾക്കൊണ്ട് അവൻ സ്വന്തം മോചനത്തിന് വേണ്ടി പരിശ്രമിക്കുക, താൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, ബാക്കിയുള്ളത് ഈശ്വരന് വിട്ടുകൊടുക്കുക. തൻ്റെ ഭാഗമേ തനിക്ക് പൂർത്തിയാക്കാൻ പറ്റും, ഈശ്വരൻ പൂർത്തിയാക്കേണ്ട ഭാഗങ്ങൾ തനിക്ക് പൂർത്തിയാക്കാൻ പറ്റത്തില്ല. അപ്പം അതിനെയും അംഗീകരിച്ച് വിട്ടുകൊടുത്തുകൊണ്ട് ഒരുവൻ പരിശ്രമിക്കുക, അതാണ്. അല്ലെങ്കിൽ അർജുനനെ നമ്മളെപ്പോലെ വിചാരിക്കും, യോഗാരൂഢ പദവിയിലേക്ക് ഭഗവാൻ എന്നെ എടുത്തങ്ങ് പ്രതിഷ്ഠിക്കട്ടെ, ആ ജോലിയുടെ ഭഗവാനെ ഏൽപ്പിക്കാം. അല്ല, അതല്ല, സമർപ്പണത്തിന് അങ്ങനെ ചൊല്ലി കഴിക്കാം. ഈ സമർപ്പണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊല്ലി പറയും, അങ്ങ് ഏൽപ്പിച്ചേക്കുക എന്നാണ് മനസ്സുകൊണ്ട്. ആ ഏൽപ്പിക്കലെന്ന് പറയുന്ന വാസ്തവത്തിൽ നമ്മുടെ ഒരു തരത്തിലുള്ള ഒരു അലസതയാണ്, സ്വയം ഒരു രക്ഷപ്പെടലാണ്. സമർപ്പണം അതല്ല, സമർപ്പണമെന്ന് പറയുന്നവിടെ ആ സമർപ്പണത്തിലുള്ള പൂർണ്ണ പരിശ്രമമുണ്ട്. അവിടെ സമർപ്പിക്കുക എന്ന് പറയുന്നത് വാക്കുകൊണ്ട് പറയുന്ന ഒന്നല്ല, അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചു വിടുന്ന ഒരു കാര്യമില്ല. വാക്കുകൊണ്ട് പറയാമല്ലോ ഞാനെല്ലാം സമർപ്പിച്ചിരിക്കുന്നു, അങ്ങനെ ഒരു പറച്ചിലും തീരുന്ന ഒരു കാര്യമില്ല. അതിന് നിതാന്തമായ നിരന്തരമായ പരിശ്രമത്തിലൂടെ, വ്യക്തിനിഷ്ഠമായ ആത്മനിഷ്ഠമായ പരിശ്രമത്തിലൂടെ ഒരാളിന് സമർപ്പണം സാധ്യമാകും. അങ്ങനെ ഒരു പരിശ്രമമില്ലാതെ വാക്കുകൊണ്ടുള്ള ഒരു സമർപ്പണം അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് നൈരന്തര്യതയുള്ള നിരന്തരമായൊരു യത്നമാണ്. ആ യത്നത്തിൻ്റെ ചരമമായ സീമയിലാണ് ആ സമർപ്പണം സിദ്ധമായി തീരുന്നത്. അവിടെയാണ് പിന്നെ ഈശ്വരന്റെ കൃപാവർഷം ഉണ്ടാകുന്നത്. അല്ലാതെ അലസന്മാർക്കത് ഒരിക്കലും ഉണ്ടാകത്തില്ല. അതിനെ ഓർപ്പിക്കാൻ വേണ്ടി അർജുനൻ ഇനി തെറ്റിദ്ധരിക്കരുത്, ഇതൊക്കെ താൻ ചെയ്തു തരേണ്ടതാണ്. സർവജ്ഞനായ സർവശക്തനായ ഈശ്വരനാണ് തന്റെ മുമ്പേ ഇരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഈശ്വരൻ ചെയ്തു തരട്ടെ, എനിക്കിനി എന്റേതായി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. അല്ല, മറിച്ച് അഹംഭാവം ഉണ്ടാക്കാനും, അല്ലാതെ അഹംബ്രാസ്മി അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ് എല്ലാവർക്കും പറയാനൊക്കെ എത്ര എളുപ്പമാണ്. ബ്രഹ്മസത്യം ജഗത് മിഥ്യ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തീർന്നു, സ്വാമി ജ്ഞാനിയായി. പക്ഷെ ഇതുകൊണ്ടൊന്നും ജ്ഞാനിയാകത്തില്ല. ഇതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് പറയുന്നതല്ല, എന്താണ്, നീ സ്വയം ചെയ്യണം, അതാണ് ഇവിടെ പറയുന്നത്. പറഞ്ഞാൽ പോരാ. ആത്മാനം തഥ ഊർധ്വം ഹരേ, അതിനെ ഊർധ്വം ഹരേ എന്നാണ്, മുകളിലേക്ക് അതിനെ ഉയർത്തിയെടുക്കുക, അതാ പറയുന്നത്. അതൊരു പരിശ്രമമാണ്, അതൊരു യത്നമാണ്, അതിനെ ഒരുവൻ ഒഴിവാക്കാൻ പറ്റത്തില്ല. അതാണ് ഉദ്ധരേത് എന്ന് പറയുന്നത്, ഊർധ്വം ഹരേത്. ജീവന് രണ്ട് ഗതിയാണ്, ഒന്ന് അതിന്റെ അധോഗതി, സഹജമായി അത് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഗതി, അതിന് അധോഗതി എന്ന് പറയുന്നത്, മറ്റൊന്ന് ഊർധ്വഗതി. അപ്പോ ആദ്യം ആ അധോഗതി ഒന്ന് തടയണം. ഒരാൾ മേളിൽ നിന്ന് താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വീഴ്ച ആദ്യം ഒന്ന് തടയണം, ഒരിടത്ത് തടഞ്ഞ് നിർത്തണം. ആ തടഞ്ഞ് നിർത്തലാണ് നമ്മളുടെ ഗുരുപ്രാപ്തി എന്ന് പറയുന്നത്. താഴോട്ടുള്ള ആ പോക്കിനൊന്ന് തടഞ്ഞു, അത്രയും. പിന്നെ അവൻ പിടിച്ചു കയറണം മേളോട്ട്. അതാണ് ഊർധ്വം ഹരേ. അതാരാണ് പറയുന്നത്? ഗുരു പിടിച്ചു കയറ്റുമെന്നാണ്, പോരാ സ്വയം കയറണമെന്നാണ് ഇവിടെ പറയുന്നത്. ആ സ്വയം കയറുന്നവനെ ഗുരു സഹായിക്കും, അല്ലാതെ ഗുരു പിടിച്ചു കയറ്റുകയല്ലിരിക്കുന്നു. കാരണം വികലാംഗനാണെങ്കിൽ പിടിച്ചു കയറ്റ, ഇതങ്ങനെയല്ല. ഇവന് കൈയും കാലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഉപയോഗം എന്താ? അത് നടന്നു പോകാനുള്ളതാണ്. അപ്പോ അത് പ്രയോഗക്ഷമമാണ്. അതെല്ലാം തന്നിരിക്കുന്നത് ഉപയോഗിക്കാതെ കാലം പൂട്ടിയിരുന്നിട്ട് എന്നെ പിടിച്ചു നടത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധ്യമല്ല. കാരണം അത് പരിശ്രമിക്കുന്നതിനെല്ലാം തന്നിട്ടാണ് ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ അത് ഉപയോഗിക്കാതെ സ്വയം വികലാംഗനാണെന്ന് ഭാവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈശ്വരനും രക്ഷിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പറയുന്ന എന്താണ്? ഊർധ്വം ഹരേ, നീ മുകളിലേക്ക് നിന്നെ തന്നെ ഉയർത്തു. ഉദ്ധരേ എന്താണ്? യോഗാരൂഢതാം ആ പാതയെ, നീ സ്വയം തന്നെ ആ യോഗാരൂഢതയെ നീ സമ്പാദിക്കൂ എന്നാണ്. അങ്ങനെ ഒരു മനോഭാവം ഒരുവന്റെ മനസ്സിലേക്ക് വരുമ്പോൾ അങ്ങനെ അത് സമ്പാദിക്കുന്നതിനുള്ള ഒരു യത്നം, അതും ആർജവത്തോടുകൂടിയുള്ള യത്നം എന്നാണ്. ആർജവത്തോടുകൂടിയുള്ള ഒരു യത്നം വരുമ്പോൾ ആണ് അവൻ ഭഗവാൻ പറഞ്ഞ രീതിയിൽ വരുന്നത്. എന്താണ്? നിമിത്ത മാത്രം ഭവ. അപ്പോൾ അവന് മനസ്സിലാകും എന്താണ്? താൻ യത്നിക്കുന്നുണ്ടെങ്കിലും ഇതിനെല്ലാം താൻ കേവലം ഒരു നിമിത്തം മാത്രമാണ്. അത് യത്നിക്കുന്നവന് ബോധ്യപ്പെടും. അത് യത്നിക്കാതെ ഒരാൾ പറയുന്നു ഇതെല്ലാം നിമിത്തം മാത്രമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ശരിയാകത്തില്ല. എന്നാ ആത്മാനം അവസാദയെ, അങ്ങനെ പറയുന്നവൻ വാസ്തവത്തിൽ എന്താ ചെയ്യുന്നത്? തന്നെ തന്നെ നശിപ്പിക്കുകയാണ് എന്നർത്ഥം. നീ സ്വയം തന്നെ നശിപ്പിക്കുകയാണ്. അത് ഏത് തരത്തിലായാലും ശരി, അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലും അവനെ നശിപ്പിക്കുകയാണ്. എല്ലാം ഭഗവാൻ രക്ഷിച്ചോളൂ എന്ന് പറഞ്ഞിരുന്നാലും അവനെ നശിപ്പിക്കുകയാണ്. ഇത് രണ്ടും സ്വയം നശിപ്പിക്കുകയാണ്. ചെല്ലെന്ത് പറയുന്നു? ചെല്ലു പറയുന്നു അഹം ബ്രഹ്മാസ്മി, അങ്ങനെ പറയുന്നു. അങ്ങനെ പറയുന്നവനും എന്താണ്? അവന്റെ ഈ എല്ലാ മാലിന്യങ്ങളിലും അവൻ ബ്രഹ്മത്തെ പ്രതിഷ്ഠിക്കുകയാണ്. അതും അവന്റെ നാശത്തിനെ ഉപകരിക്കുന്നു. ചെല്ലു പറയുന്ന എന്താണ്? ഞങ്ങൾ ഭക്തന്മാരാണ്, ഞങ്ങൾ അങ്ങനെ പറയത്തില്ല. പിന്നെ എന്താണ്? എല്ലാം ഭഗവാൻ ചെയ്യുന്നു, എല്ലാം ഭഗവാൻ അർപ്പിച്ചിരിക്കുന്നു, എല്ലാം ഭഗവാന്റെ ജോലിയാണ്. ഈ പറയുന്ന അവനും സ്വയം നശിപ്പിക്കുകയാണ്. എന്തുകൊണ്ട്? അവനും പരിശ്രമിക്കുന്നില്ല. വ്യർത്ഥമായി അർത്ഥശൂന്യമായ വാക്കുകൾ പറയുകയാണ്. ഇത് രണ്ടും ഒരുപോലെയാണ്. ഈ അഹം ബ്രഹ്മസ്മീകാരൻ പോകുന്ന നരകത്തിൽ തന്നെയാണ് മറ്റേ ഭക്തനും പോകുന്നത്. രണ്ടുപേർക്കും ഒരേ നരകമാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഗീതി പറയുന്നത് രണ്ടുമാണ്. എന്താണ്? ആത്മാനം ന അവസാദേ, നീ നിന്നെ നശിപ്പിക്കരുത് എന്നാണ്. ന ആത്മാനം അവസാദയെ, ന അധോ നയെ, നീ നിന്നെ നശിപ്പിക്കരുത്. ഈ അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് ആത്മീയ ജീവിതം നയിക്കരുത്. നാഥോ ഗമയെ, അത് വാസ്തവത്തിൽ നീ നിന്നെ തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നത്. ഭാവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, അതാണ് ഇവിടെ പറയുന്നതിന്റെ ചുരുക്കം. ആത്മീയഹി യസ്മാത് ആത്മനോ ബന്ധു. ഇതിവിടെ എടുത്തു പറയുന്നതിന് ഒരു ഉദ്ദേശം കൂടെയുണ്ട്. കാരണം അർജുനൻ ഭഗവാനോട് പറഞ്ഞതാ, ഈ നിൽക്കുന്നതാണ് എന്റെ ബന്ധുക്കൾ, ഞാൻ ഇവരെ കൊല്ലണമോ? ഇനി ഇവര് ശത്രുക്കളാണ്, ആദതായികളാണ്, എന്നാൽ ഇവരെ കൊല്ലണമോ? ഇവര് ബന്ധുക്കളല്ലേ. അപ്പോൾ അർജുനന്റെ മനസ്സിലെന്താണ്? ശത്രുമിത്രഭാവത്തിൽ ദ്വന്ദ്വാത്മകമായി നിന്നുകൊണ്ടാണ് അർജുനൻ തന്റെ കർമ്മരംഗത്തെ വീക്ഷിക്കുന്നത്. അവിടെ അർജുനന്റെ മനസ്സിൽ വന്നിരിക്കുന്ന ആ ശത്രുമിത്രഭാവങ്ങളെ കൂടെ കണക്കിലെടുത്തുകൊണ്ട് തന്റെ കർമ്മരംഗത്ത് വേറെ ശത്രുമിത്രങ്ങൾ ആരുമില്ല എന്നർത്ഥം. എന്തുകൊണ്ട്? ആത്മീയഹി ആത്മനോ ബന്ധു, നീ തന്നെയാണ് നിന്റെ ബന്ധു, നിനക്ക് വേറെ ആരും ബന്ധുവില്ല. പറയുന്നില്ല ഏകാകി, ഇതാണ് ആധ്യാത്മിക ജീവിതത്തിലെ അവസാനമായിട്ടുള്ള ഉപദേശം. ഇതാണ് എന്താണ്, നീ ഏകാഗ്രിയാണ് എപ്പോഴും ധരിക്കുക എന്നുള്ളത്. അതൊരിക്കലും രണ്ടുപേർ കൂടിച്ചേർന്ന് സഞ്ചരിക്കുന്ന ഒരു വഴിയല്ല ഇത്. ഓരോരുത്തരും ഒറ്റയ്ക്ക് തന്നെയാണ് സഞ്ചരിക്കുന്നത്. മറ്റൊരാളെ കൂട്ടി സഞ്ചരിക്കാൻ ആകത്തില്ല, വേറൊരാളോടൊപ്പം സഞ്ചരിക്കാനും പറ്റത്തില്ല. എന്തുകൊണ്ട്? നിനക്ക് ഒരേ ഒരു ബന്ധുവേ ഉള്ളൂ, നീ തന്നെയാണ് ബന്ധു എന്നർത്ഥം. അപ്പൊ ചില ചിന്തിക്കും, ഞാൻ ഒറ്റയ്ക്കാണോ, ഭഗവാനിന്റെ ഗുരുവില്ലേ, ഇവരൊക്കെ കൂട്ടത്തിലില്ലേ എന്ന്. അതാണ് പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. അവര് കൂട്ടിലുണ്ടായിരിക്ക, ഭഗവാൻ തുണയ്ക്കുണ്ടായിരിക്ക എന്നൊക്കെ പറഞ്ഞാൽ എന്റെ താല്പര്യം എന്താണ്, പരമമായ താല്പര്യം എന്താണ്? ഇത് അവര് നിന്നെ സഹായിക്കുന്ന എന്തിനാണ്? നിന്റെ ഈ ഏകാധിത്വത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അത് തിരിച്ചറിഞ്ഞ് സ്വയം മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ്, അതിനു വേണ്ടിയിട്ടാണ്. ഇപ്പോ ഒരു മുട്ടിലഴഞ്ഞ് നടക്കുന്ന ഒരു കുഞ്ഞിനെ അവനെ നടക്കാൻ സഹായിക്കുന്ന എന്തിനാണ്? അവനെ സഹായിക്കുന്നവൻ സ്വയം അവന്റെ കാലം നടക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ എന്നും അവനെ മുട്ടില് എഴുതിക്കാൻ വേണ്ടിയിട്ടല്ല. അതേസമയം അവനെ എന്നും പിടിച്ചു നടത്തിക്കുന്നു എന്നിരിക്കട്ടെ, അവനെ എന്നും പിടിച്ചു നടത്തിച്ചു കഴിഞ്ഞാൽ അവനെന്നും മുട്ടിലഴഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും, അവനൊരിക്കലും സ്വന്തം കാര്യം നടക്കത്തില്ല. അപ്പൊ ഈ സഹായം ഉണ്ട്, ഈശ്വരന്റെ കൃപയുണ്ട് എന്നൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവന്റെ സ്വന്തം കാലം നടക്കാൻ അവനെ പ്രാപ്തമാക്കാൻ വേണ്ടിയിട്ടാണ്. ആത്യന്തികമായി അവൻ നടക്കേണ്ടത് സ്വന്തം കാലിലാണ്. ആത്യന്തികമായി സ്വന്തം മോചനത്തെ സ്വയം തന്നെ സാധിക്കണം. പിന്നെ ഒരു ചെറിയൊരു സഹായം, ഒരവസ്ഥയിൽ മാത്രം എന്ത് ചെയ്യുന്നു, അവര് ഒന്ന് കൈപിടിച്ച് സഹായിക്കുന്നു, വീണ് പോകുമ്പോൾ ഒന്ന് പൊക്കിയെടുക്കുന്നു, ഇത്രയൊക്കെ ഉള്ളു. അപ്പോൾ അത് തന്നെ ആത്യന്തികമായി ഇത് തന്നെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അവസാനം പല്ല് പൊഴിഞ്ഞ് നരച്ച് ചാകുന്നത് വരെ മുട്ടിലഴയേണ്ടി വരും. അപ്പോൾ അതല്ല ആധ്യാത്മിക ശാസ്ത്രം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഗുരുവിന്റെയും ഈശ്വരന്റെയും ജോലി അവർ ചെയ്തോളും, അവരെ കൊണ്ട് നമ്മളൊന്നും ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല. അല്ല, അവർ ചെയ്തോളും, ചെയ്യേണ്ട സമയത്ത് ബാക്കി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു സാധകൻ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു ജീവൻ അനുഷ്ഠിക്കേണ്ട ഭാഗങ്ങൾ, ഇത് ഒരു ജീവൻ ജീവനെ രക്ഷിക്കുന്ന കാര്യമെന്ന് പറയുന്നു. അത് ഇതിന്റെ ഗീതയുടെ വ്യാഖ്യാനത്തിന് ശ്രീവല്ലഭന്റെ വ്യാഖ്യാനമുണ്ട്. അവിടെ അദ്ദേഹം അത് വളരെ പരിമിതമായ വാക്കുകൾ, ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് പറഞ്ഞ 2 മണിക്കൂർ പറഞ്ഞ കാര്യം അതുവരെ 2 വാക്കില് പറഞ്ഞിട്ടുണ്ട്. അതായത് ജീവനെ രക്ഷിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് തത്വജ്ഞാനത്തിനോ ഭക്തിക്കോ തടസ്സമല്ല, മറിച്ച് അതിന് തത്വജ്ഞാനമുണ്ട്, ഭക്തിയുണ്ട്. ആണ് ആത്മന ആത്മാന ഉദ്ധരേ, ഒരു ജീവൻ എങ്ങനെ രക്ഷിക്കും? അതില് നമ്മുടെ ജോലി ഈശ്വരന്റെ പങ്കെന്താണ് അല്ലെങ്കിൽ ഗുരുവിന്റെ പങ്കെന്താണ് അതൊന്നും ചിന്തിക്കലല്ല. ഈശ്വരന്റെ പങ്കിനെ കുറിച്ചും ഗുരുവിന്റെ പങ്കിനെ കുറിച്ചും ഈശ്വരൻ അല്ലെങ്കിൽ ഗുരു അത് ചിന്തിച്ചോളൂ, നമ്മുടെ പങ്കിനെ കുറിച്ച് ചിന്തിക്കുക. അത് പറയുന്നത് എന്താണ്? അർജുനോട് പ്രത്യേകിച്ചും പറയുന്നത് ഈ ധരിക്കുന്നത് പോലെ ഇവിടെ നിനക്ക് കുറച്ച് ബന്ധുക്കളും കുറച്ച് ശത്രുക്കളും കുറെ രക്ഷകന്മാരും കുറെ അപകാരികളും കുറെ ഉപകാരികളും ശിക്ഷകന്മാരും അങ്ങനെയൊന്നുമില്ല, നീ തന്നെയാണ് നിന്നെ ബന്ധു ആത്യന്തികമായി. അത് ഈ സാധാരണ മനുഷ്യ ആധ്യാത്മിക ജീവികൾക്ക് മാത്രമല്ല, ഈ സാധാരണ മനുഷ്യർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു ആത്യന്തികമായ ഒരു പാഠമാണ്. എന്താണ്? യസ്മാ ആത്മനോ ബന്ധു നഹ്യന്യ കശ്ചിത് ബന്ധു, നിനക്ക് വേറെ ആരും ബന്ധുക്കളല്ല. ഇപ്പോഴുള്ള ആൾക്കാർക്കറിയാം, കാരണം വയസ്സാകുമ്പം മക്കളൊക്കെ ഉപേക്ഷിച്ച് അമേരിക്കനും ലണ്ടനിലുമൊക്കെ പോകുമ്പോൾ ഗീത പഠിക്കാതെ തന്നെ അവർക്ക് മനസ്സിലാവും. എന്താണ് ആത്മീയവ ഹി ആത്മനോ ബന്ധു, നമ്മൾ തന്നെയാണ് നമ്മുടെ ബന്ധുക്കൾ, വേറെ ആരുമില്ല. അതിന് മക്കൾ സന്യസിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല, അല്ലാതെ തന്നെ മനസ്സിലാവും. യഹ സംസാരമുക്തയെ ഭവതി പറയുന്നു, സംസാരമുക്തിക്ക് വേണ്ടിയിട്ട് വേറൊരാരും ആരും നിനക്ക് കൂട്ടുന്നില്ല, നീ മാത്രമേ ഉള്ളൂ, നീ ഏകാഗ്രിയായിട്ട് നീ ഈ മാർഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. അതുകൊണ്ട് ആധ്യാത്മിക ജീവിതത്തിൽ എപ്പോഴും ഒരാൾ നിരാലംബനായി സഞ്ചരിക്കുക. അതാണ് ഏറ്റവും ഉത്തമമായിട്ട് ഒരാൾക്ക് ചെയ്യാവുന്നത്. അയാൾ നിരാലംബനും നിരാശ്രയനുമായി തന്നെ സഞ്ചരിക്കുക. അപ്പോൾ പെട്ടെന്ന് ചോദിക്കരുത് ഗുരു വേണ്ടേ ഈശ്വരൻ വേണ്ടേ. അത് ഗുരു ഈശ്വരനൊക്കെ ഗുരുവിന്റെ അല്ലെങ്കിൽ ഈശ്വരന്റെ ഭാഗത്ത് നിന്ന് വേണ്ടത് ചെയ്യണമെങ്കിൽ താൻ സ്വയം നിരാശ്രയനാണ്, എന്നാലേ താൻ ഏകാഗിയാവും. എന്നാലേ അവർക്ക് അവരുടെ ഡ്യൂട്ടികളെല്ലാം നേരെ ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് പറയുന്ന എന്താണ്, ഇഹ സംസാരമുക്തി ഭവതി. സംസാരമുക്തിക്ക് ഉപകരിക്കുന്നതായി നിനക്ക് ഈ സംസാരഗതിയിൽ വേറൊരു ബന്ധുവില്ല. അങ്ങനെ ഉണ്ടോ? യ സംസാരമുക്തി ഭവതി, അങ്ങനെ ഒരുവനില്ല എന്നാണ്. അവനവൻ തന്നെ അതിനുവേണ്ടി പരിശ്രമിക്കണം. അങ്ങനെ പരിശ്രമിക്കുമ്പോഴോ, അങ്ങനെ പരിശ്രമിക്കുന്നവരെ കുറിച്ച് പറയും. ഇവ ഒരുവൻ ഏകാഗിയായി ഇവിടെ ഭഗവാൻ നിർദ്ദേശിക്കുന്ന രീതിയിൽ അവൻ അങ്ങനെ സംസാര മുക്തിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ അവൻ്റെ ആ ഏകാഗ്രത്വത്തിൽ വാസ്തവത്തിൽ സംഭവിക്കുന്ന എന്താണ്? ഈ പ്രപഞ്ചത്തിലെ അണുവും മഹത്വമായിട്ടുള്ള സർവവും അവൻ്റെ ബന്ധുവായിത്തീരുന്നു. അത് അതിൻ്റെ മറ്റൊരു വശമാണ്. ഒരു സാധകൻ ആ രീതിയിൽ മാറുമ്പോൾ അവൻ്റെ ഗുരുവായി മാറുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഋഷിമാരും എല്ലാ യോഗിവര്യന്മാരും അതിനുവേണ്ടി വന്ന് നിൽക്കുന്നു എന്നാണ് അവന് മാർഗനിർദ്ദേശം കൊടുക്കാൻ. ഉപനിഷത്തിൽ തന്നെ അത് വളരെ മനോഹരമായി ചിത്രീകരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഒരാൾ ഉത്തരായണ മാർഗത്തിലൂടെ ഒരാൾ ഇങ്ങനെ പോവുകയാണ്. ബ്രഹ്മലോകത്തിലേക്ക് പോകുമ്പോൾ ഇവനങ്ങോട്ട് പ്രവേശിച്ചു തുടങ്ങുമ്പോൾ തന്നെ അവിടെ നിന്ന് ആൾക്കാർ ഓരോരുത്തർ ഇങ്ങോട്ട് വരികയാണ് ഇവനെ സ്വീകരിച്ചുകൊണ്ട് പോകാൻ വാദ്യഘോഷങ്ങളോടുകൂടിയേക്ക്. കാരണം ഈ മനുഷ്യലോകത്തിൽ നിന്ന് ഒരുവൻ ഈ കെട്ടുപാടുകളിൽ നിന്നെല്ലാം മുക്തനായി ബ്രഹ്മലോകത്തിലേക്ക്, അതാണ് കശ്ചിദ്ധീരഹ. അപൂർവം പേരൊക്കെ അങ്ങനെ വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഋഷിമാരും യോഗിമാരും എല്ലാവരും ഇങ്ങോട്ട് സ്വീകരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ താഴോട്ട്. അപ്പോൾ അവൻ എന്ത് വരുന്നു? ലോകം മുഴുവൻ അവൻ്റെ ബന്ധുവായി തീരുകയാണ്. അപ്പോൾ ലോകം മുഴുവൻ അവൻ ഗുരുവായി തീരുകയാണ്. അതതിൻ്റെ മറ്റൊരു ഭാഗമാണ്. അപ്പോൾ അതും നമ്മുടെ മനസ്സിലിരിക്കണം. പക്ഷേ തൻ്റെ സാധനയായി താൻ സ്വീകരിക്കേണ്ട എന്തിനാണ്? ഏകാഗ്രത്വത്തെയാണ്, നിരാശ്രയത്വത്തെയാണ്. ആത്മൈവ ഹി ആത്മനോ ബന്ധു യഹ സംസാരമുക്തേ ഭവതി ബന്ധുരപിതാവൻ മോക്ഷം പ്രതി പ്രതികൂലയവ. പിന്നെ നമ്മൾ ബന്ധുവാണെന്ന് കരുതുന്നവനും എന്നർത്ഥം. നമ്മൾ പറയുമല്ലോ നമ്മൾക്ക് തന്നെ ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. നമ്മുടെ ഇഷ്ടങ്ങളോട് ചേരുന്നവരെല്ലാം നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ ഇഷ്ടങ്ങളോട് ചേരാത്തവരെല്ലാം ശത്രുക്കൾ. അത് ലൗകികനായാലും ശരി, ഇനി ആത്മീയ ജീവികളായാലും ശരി, ബ്രഹ്മചാരിയോ സന്യാസിയൊക്കെ ആയാലും ശരി, ആശ്രമത്തിൽ താമസിക്കുന്നവരായാലും ശരി, നമുക്ക് എല്ലാവരിടത്തും ഒരേ മനോഭാവം പറ്റത്തില്ല. നമുക്ക് നമ്മുടേതായ ചെറിയ ചെറിയ ഗ്രൂപ്പുകളൊക്കെ കാണും. എന്നുവെച്ചാൽ ഇഷ്ടമുള്ള ചെറിയ ചെറിയ ഇഷ്ടാനിഷ്ടങ്ങൾ, തുച്ഛമായ കാര്യങ്ങൾ. എന്തുകൊണ്ട് അതങ്ങനെ സ്വാഭാവികമായിട്ടും വന്നു പോകും? എന്തുകൊണ്ടങ്ങനെ വരുന്നു? അതാണ് ഇവിടെ പറയുന്നത്. അതിലൊന്നും കാര്യമില്ല. ബന്ധുരവി, നമ്മൾ അങ്ങനെ എന്താണോ അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയൊക്കെ ഉപേക്ഷിച്ചവനും പിന്നെ ആശ്രമത്തിൽ വരുമ്പോൾ അതിനും വലിയ ബന്ധുക്കൾ വരും, അതിനും വലിയ ഇഷ്ടക്കാരും വരും. അപ്പോൾ തൻ്റെ ത്യാഗവും അതൊക്കെ നമ്മൾ മറക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ ചെറിയ ചെറിയ താല്പര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ചെറിയ ചെറിയ ബന്ധങ്ങളെ സൃഷ്ടിച്ച് പിന്നെ അതിൽ നമ്മൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ സംസാരത്തെ നമ്മളവിടെ പുനഃപ്രതിഷ്ഠിക്കും. അപ്പോൾ ഇവിടെ എന്താണോ വാസ്തവത്തിൽ അവൻ എന്റെ ത്യാഗമെന്ന് പറയുന്ന അവന് നഷ്ടപ്പെട്ടു പോയ ഒരു സാമ്രാജ്യം, സ്വരാജ്യം എന്ന് പറയും, അതിനെ പ്രാപിക്കുന്നതിനുള്ളതാണ്. പക്ഷേ നമ്മളെന്ത് ചെയ്യുന്നു? അങ്ങനെ ഒരു മാർഗത്തിലേക്ക് വന്നിട്ട് തന്നെ നമുക്ക് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയ ആ ബന്ധുത്വത്തെ, ആ സംസാരത്തിന്റെ ചെറിയ ചെറിയ ബന്ധങ്ങളെ നമ്മൾ വീണ്ടും പുനഃസ്ഥാപിക്കും. അതിലാണ് പിന്നെ നമ്മുടെ രസം, താല്പര്യം, വിജയം എല്ലാം അവിടെയാണ്. അതുകൂടെ ഓർപ്പിക്കാൻ വേണ്ടി പറയണതാണ് ബന്ധുരപിതാവ് മോക്ഷം പ്രതി പ്രതികൂലയവ. നമ്മളിവിടെ ആരെ സുഹൃത്തായിട്ട് കാണുന്നു, ആരെയാണോ നമ്മൾ ബന്ധുവായി കാണുന്നത്, അവനും പരമാർത്ഥത്തിൽ നമ്മുടെ ശത്രു തന്നെയാണ്. എന്തുകൊണ്ട്? തൻ്റെ സാധനയെ ഭഞ്ചിക്കുന്നവനാണ്, നടത്തും. തന്റെ ഏകാഗ്രത്വത്തെ അവൻ ഹനിക്കുന്നു. തന്റെ കാരണം ഈ മാർഗത്തിൽ വേറൊരാളെ കൂട്ടി പോകാൻ പറ്റത്തില്ല. അപ്പോ ഇവിടെ കമ്പനിയില്ല, ഇവിടെ പാർട്ട്ണർഷിപ്പില്ല, അങ്ങനെ ഇല്ലാത്തൊരു യാത്രയാണ്. അപ്പോൾ അവിടെ അവന് ഒരു തിരിച്ചറിവിന്റെ കുറവ് വരും. അതുകൊണ്ട് അവൻ ബന്ധുത്വത്തെ സ്ഥാപിക്കുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞതായ ആ പരവുമായ ബന്ധുത്വം അത് വേറെയാണ്. അത് അങ്ങനെയല്ല. അങ്ങനെയല്ലാതെ നമ്മൾ നമ്മുടെ ചെറിയ അഹന്തം കൊണ്ട്, നമ്മുടെ ചെറിയ സങ്കല്പങ്ങളെ കൊണ്ട് നമ്മൾ സൃഷ്ടിക്കുന്ന ഈ ശത്രുമിത്ര ഭാവങ്ങൾ, ഈ ബന്ധുത്വം അത് ഉപകാരിയല്ല. മറിച്ച് എന്താണ്? മോക്ഷം പ്രതി പ്രതികൂലയവ, അതെന്നാ മോക്ഷത്തിന് പ്രതികൂലമാണ്. അവൻ ഏകാഗിയായി തന്നെ ഇരിക്കുന്നു. ആന്തരികമായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൂടെ താമസിക്കുന്നവരോടൊപ്പം ഉണ്ടാതിരിക്കുക, അവരെ കാണുമ്പോൾ മുഖം വീർപ്പിക്കുക, താനെന്റെ ശത്രുവാണ്, താനെന്റെ മോക്ഷത്തെ അപഹരിക്കാൻ വന്നവനാണ് എന്ന് പറഞ്ഞ് കയ്യേറ്റം നടത്താനല്ല ഇവിടെ പറയുന്നത്. ഇത് മാനസികമായി താൻ എനിക്കുണ്ടാകേണ്ട ഒരു തിരിച്ചറിവിനെ കുറിച്ച് പറയുകയാണ്. പ്രതികൂലേവ, എന്തുകൊണ്ട് സ്നേഹാദി ബന്ധന ആയുധനത്വ, ഇതെല്ലാം എന്തു വരുന്നു? ഈ വ്യക്തിബന്ധങ്ങൾ, അത് ക്ഷുദ്രമായ വ്യക്തിസ്നേഹത്തെ സൃഷ്ടിക്കും. അതെന്താണ്? സ്നേഹാദി ബന്ധൻ ആയുധനമാണ് അത്തരം സങ്കല്പങ്ങൾ. ഇവൻ എന്റെ മിത്രനുമാണ്, ഇവൻ എന്റെ കൂടുതൽ അടുത്ത മിത്രമാണ്, ഇവൻ എന്റെ ശത്രുവാണ്. ഇത് സ്നേഹാദി സ്നേഹവും ദേഷ്യവും ഒരാളിൽ അങ്ങനെ ശത്രുതാഭാവം മനസ്സിൽ വന്നു പോകുന്നു. ചെറിയ സങ്കല്പങ്ങൾ കൊണ്ടുവരുന്നതാണ് അത്. പിന്നെ നമ്മൾ വളർത്തി വളർത്തി കൊണ്ടുവരുന്നു, അവനെ നശിപ്പിക്കുന്നു. ഞാൻ ഇവിടുന്ന് ചാടിയാൽ അവനി ചാടിച്ചിട്ടേ ചാടത്തുള്ളൂ, അങ്ങനെ തീരുമാനിക്കുന്നു. ഒറ്റയ്ക്ക് എന്തായാലും പോകുന്ന പ്രശ്നമില്ല. അപ്പോ ഇതെന്താണ്? സ്നേഹാദി ബന്ധന ആയതനമാണ്. സ്നേഹം ദ്വേഷം തുടങ്ങിയ ബന്ധനത്തിന്റെ ഇരിപ്പിടമാണ്, ആയതനമാണ്. അതുകൊണ്ട് എന്താണ്, ഈ ബഹളത്തിനും ഈ സമൂഹത്തിനും ഒറ്റയ്ക്ക് ആയിരിക്കുക. അപ്പോ ബാഹ്യമായി ശരീരം കൊണ്ട് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക എന്നുള്ളതല്ല. ഈ സമൂഹത്തിൽ ഇരിക്കുക തന്നെ എന്താണോ, സുഹൃത്തുക്കളോടൊപ്പം ഇരിക്കുക തന്നെ സുഹൃത്തല്ലാതിരിക്കുക, ശത്രുക്കളോടൊപ്പം ഇരിക്കുക തന്നെ ശത്രു അല്ലാതെ ഇരിക്കുക. അതാണ് മാനസികമായി നമ്മൾ സ്വയം സൃഷ്ടിക്കുന്ന ആന്തരികമായ ഏകാന്തതയിൽ സഞ്ചരിക്കുക, ആന്തരികമായ ഏകാഗ്രത്വത്തിൽ വർത്തിക്കുക. ബാഹ്യമായി ലോകബോധ്യത്തിന് ഇതെല്ലാം നിൽക്കും, ഇതിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. ആധ്യാത്മിക ജീവിയായി ഞാൻ പറഞ്ഞല്ലോ, ലോകം മുഴുവൻ ബന്ധുവായി തീർന്നു ഒരുവന്, ഓരോ അണുവിലും അണുവും അവന് ബന്ധുവായിത്തീരുന്നു, അവനെ സഹായിക്കാൻ നിൽക്കുന്നു, പ്രപഞ്ചം വരെ അവന്റെ സേവനത്തിൽ നൽകുന്നു. അങ്ങനെ ഒരവസ്ഥ ആണ് ഒരു സാധകന് ആത്യന്തികമായി സംഭവിക്കുന്നത്. എന്നാലും അതേസമയം തന്നെ ഈ വ്യവഹാരമായി അനുഭവപ്പെടുന്ന ബന്ധുമിത്രങ്ങളെ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇത് വ്യവഹാരത്തിൽ അങ്ങനെ നിൽക്കും. ഞാൻ ഒരുവനും ഒരു ഉപകാരവും ചെയ്തില്ല, എന്നാലും എന്നെ ഉപദ്രവിക്കുന്നു നമ്മൾ പറയുന്നുണ്ടല്ലോ. ആ ഉപദ്രവം ഏതെങ്കിലും ഭാഗത്തു നിന്ന് എന്നും വന്നുകൊണ്ടേയിരിക്കും, അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ സ്നേഹിക്കാനും ആരെങ്കിലും ഒക്കെ കാണും. അപ്പൊ ഇത് പ്രകൃതിയുടെ സ്വഭാവമാണ്. ഇതിനാണ് ദ്വന്ദ്വം എന്ന് പറയുന്നത്. ഇത് ഇന്ദ്രിയ സംവേദനത്തിലൂടെ നമുക്ക് അനുഭവപ്പെടുന്ന പ്രപഞ്ചത്തിന്റെ പ്രതീതിയാണ്. അപ്പൊ ഇതിനെ മാറ്റി നിർത്തി ഒരു ജീവിതം എന്ന് പറയുന്നേ ഇല്ല. അപ്പൊ ശത്രുമിത്രങ്ങൾ ഇത് കാണും, നമ്മളെക്കുറിച്ച് നല്ലത് വിചാരിക്കുന്നവൻ കാണും, ചീത്ത വിചാരിക്കുന്നവനും കാണും, യോഗ്യനാണെന്ന് പറയുന്നവനും കാണും, കള്ളനെന്ന് പറയുന്നവനും കാണും. അത് തിരിച്ചറിയണമെങ്കിൽ റോഡിൽ ഇറങ്ങി നടന്നാൽ മതി. ഒരു പരിചയമില്ലാത്തവരും പറയും ഇവൻ മഹാകള്ളനാണ്, ജയിലി ചാടി വന്നവനാണ്. ഒരു പരിചയമില്ലാത്ത ചിലരും വന്നിട്ട് നമസ്കരിക്കും, സ്വാമി ഇങ്ങോട്ട് പോകുന്നു, കുശല പ്രശ്നം ചോദിക്കും, ബഹുമാനിക്കും. അപ്പൊ ഇതിന് നമുക്ക് നമ്മൾ ആരെയും സൃഷ്ടിക്കേണ്ട കാര്യമില്ല. ശത്രുത ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഒരാളെടുത്ത് എന്തെങ്കിലും പ്രവർത്തിക്കേണ്ട, റോഡിൽ കണ്ടവനോട് ശത്രുത ഉണ്ടാകാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യാതെ തന്നെ അവൻ എന്ത് ചെയ്യുന്നു? പറയുന്നു ഇവൻ കള്ളനാണെന്ന് അവൻ അവന്റെ മനസ്സിൽ ശത്രുതാഭാവം വരുന്നു. എന്തുകൊണ്ട്? ഇത് ഈ സൃഷ്ടിയിലുള്ളതാണ്. അപ്പൊ ഇതിനെ നമുക്ക് ഭൗതികമായി ഒഴിവാക്കാൻ വേണ്ടി ഇനി സ്വാമി എന്തൊക്കെ അഭ്യാസങ്ങൾ ചെയ്താലും ശരി, എത്രയൊക്കെ ചിരിച്ചു കാണിച്ചാലും ശരി, ഒരു രക്ഷയില്ല. പുഞ്ചിരിച്ചെന്നും പറഞ്ഞ ശത്രു മാറത്തില്ല. പുഞ്ചിരിച്ചപ്പുറേ അവന്റെ ഒരു കള്ള തിരിയുണ്ടെങ്കിൽ ഇതുകൊണ്ടാണ് ഇവൻ ആൾക്കാരെയൊക്കെ മയക്കിയെടുക്കുന്നത് എന്ന് പറയും. അതിനെ അതുകൊണ്ടൊന്നും കാര്യമില്ല. ഇത് ലോകത്ത് ഇങ്ങനെ നിൽക്കും, രണ്ടു ഭാഗത്തായിട്ട് നിൽക്കും. ഇതിനെ ഒഴിവാക്കി പോകാൻ പറ്റത്തില്ല. പക്ഷേ ഇതിങ്ങനെ നിൽക്കേ തന്നെ ആ മനോഭാവങ്ങളെ വിലയിരുത്താതെ ആ മനോഭാവങ്ങളോട് പ്രത്യേകിച്ച് ആന്തരികമായി പ്രതികരണങ്ങളില്ലാതെ ഇതിനെ തുല്യ നിലയിൽ കണ്ടുകൊണ്ട് താൻ തന്റെ വഴിക്ക് പോകുന്നു. അവിടെ തനിക്ക് ശത്രുവുമില്ല മിത്രവുമില്ല എന്നുള്ള ഭാവത്തിന് എന്താണ് ഈ സ്നേഹാദി ബന്ധന ആയുധനങ്ങളെ സൃഷ്ടിക്കാതെ ഭാഷകാരന്റെ വാക്കതാണ്. നമ്മൾ സദാസമയം ചെയ്യുന്നു സ്നേഹം ദേഷ്യം തുടങ്ങിയ ബന്ധനത്തിന്റെ ആയുധനങ്ങളെ ഇരിപ്പിടങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടാണ് പോകുന്നത്. എന്തുകൊണ്ട്? മാനസികമായി ഇതിനോടെല്ലാം താതാത്മ്യപ്പെടുന്നു, മാനസികമായി ഇതിനോടെല്ലാം പ്രതികരിക്കുന്നു. പിന്നെ ആ പ്രതികരണത്തിന്റെ ഫലമായി നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ദ്വന്ദ്വങ്ങൾക്ക് നമ്മൾ സ്വയം ഇരയായിത്തീരുന്നു. എന്നുവെച്ചാൽ മാന അപമാനങ്ങളെ സഹിക്കേണ്ടി വരുന്നു, സുഖദുഃഖങ്ങളെ സഹിക്കേണ്ടി വരുന്നു, ജയപരാജയങ്ങളെ അനുഭവിക്കേണ്ടി വരുന്നു. ഇതെല്ലാം എന്താണ്? ഈ ദ്വന്ദ്വാത്മകമായ ഈ ഭാവങ്ങളോടുള്ള നമ്മുടെ പ്രതികരണം നമുക്ക് തന്നെ സൃഷ്ടിച്ചു തരുന്ന അനുഭവങ്ങളാണ്. അതിൽ നിന്നൊരുവൻ മുക്തനാകണം. അല്ലാതെ ബാഹ്യമായി ഇതിനെ ഒഴിവാക്കിയിട്ടില്ല, അതെല്ലാം അങ്ങനെ ഇരിക്കും. അതിൽ നിന്ന് ആന്തരികമായി മുക്തനായി മുക്തനാകണം എന്ന് പറയുന്നത് എന്താണ്? ബന്ധുരഭിതാവൻ മോക്ഷം പ്രതികൂലമായ ബന്ധുരഭി എന്ന് പറയുമ്പോൾ ശത്രുവിനെ എടുത്തു. ബന്ധുവും ശത്രുവും എല്ലാം എന്താണ്? മോക്ഷത്തിന് രണ്ടും ഒരുപോലെയാണ്, പ്രതികൂലമായ തസ്മാത് യുക്തം അവധാരണം. അതുകൊണ്ടെന്താണ് ഭഗവാൻ ഇങ്ങനെ പറയുകയില്ല. എന്താണ്? നീയാണ് നിന്റെ ബന്ധു എന്ന് പറയുകയില്ല. പിന്നെ അവിടെ അവധാരണം ചെയ്തിരിക്കുകയാണ്, നിശ്ചയിച്ചിരിക്കുകയാണ്. എങ്ങനെ? ആത്മന ഏവ ഹി ആത്മനോ ബന്ധു അടുത്ത് പറയുന്നു. ആത്മാ ഏവ ഹി ആത്മനോ ബന്ധു ഉറപ്പിച്ചു പറയുകയാണ്. നീ അത് നിന്റെ മനസ്സിനങ്ങോട്ട് ദൃഢപ്പെടുത്തണം. ജീവകാരം അവധാരണ അർത്ഥത്തിലാണ്. ചില ഭാഗത്ത് അത് ഉപയോഗിക്കും. എന്തിനു വേണ്ടിയിട്ട്? ഒരു ഉപദേശം പറഞ്ഞു നമ്മൾ കേൾക്കുന്നു, കേട്ട് നമ്മൾ വിട്ടുകളഞ്ഞാലോ? അത് വിടാൻ പാടില്ല. പിന്നെ അതിനെ അവന്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണം, സ്ഥിരപ്പെടുത്തണം. അതിനുവേണ്ടിട്ട് പറയുന്നു അവധാരണം. ആത്മാ ഏവ അതങ്ങോട്ട് ഉറപ്പിക്കണം. താൻ ഏകാഗിയാണ്, താൻ നിരാശ്രയനാണ് എന്നുള്ള ബോധം തനിക്കിവിടെ വേറെ ബന്ധുക്കളില്ല. ആത്മനോ ബന്ധു, താൻ തന്നെയാണ് തന്റെ ബന്ധു. ബാഹ്യമായി ഏതെങ്കിലും ബന്ധുക്കളെ കൽപ്പിക്കുന്നുണ്ടെങ്കിലും അത് വാസ്തവ ബന്ധുവല്ല. ഇനി പ്രാരബ്ധമുണ്ട് ഏതെങ്കിലും ശത്രു വന്നെങ്കിലും അത് വാസ്തവ ശത്രുവല്ല. ഇതെല്ലാം തന്നിൽ തന്നെയാണ്, താൻ തന്നെയാണ്. ആത്മീയവ രഘു ശത്രു യോ അന്യോ അപകാരി ബാഹ്യ ശത്രു സോ അഭി ആത്മപ്രയുക്തയവ പറയുന്നു. താൻ തന്നെയാണ് തന്റെ ശത്രു, അതും ധരിക്കണം. താൻ തന്നെയാണ് തന്റെ ബന്ധു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. കാരണം ബന്ധു എന്ന് പറയുന്ന ആൾ നമ്മളെ സഹായിക്കുന്ന ആളാണ്, അപ്പൊ താൻ എന്നെ സഹായിക്കുന്നു. പക്ഷെ താൻ തന്നെയാണ് തന്റെ ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അതെങ്ങനെ ശരിയാകും? അത് പറയുന്നു ആത്മീയവ രഘു ശത്രു യോ അന്യോ അപഹാരി ബാഹ്യ ശത്രു സുഖി ആത്മപ്രയുക്തേവ. ബാഹ്യമായ ശത്രുക്കൾ ഉണ്ടല്ലോ, ബന്ധു പ്രവർത്തിക്കുന്നത് പോലെ അല്ലല്ലോ ശത്രു പ്രവർത്തിക്കുന്നത്. ബന്ധു നമ്മളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു, ശത്രുവാണെങ്കിലോ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ ബന്ധുവിനെയും ശത്രുവിനെയും എങ്ങനെ ഒരുപോലെ കാണാൻ പറ്റും? പറയുന്നു എന്താണ്? വാസ്തവത്തിൽ ശത്രു എന്ന് പറയുന്നതും ആത്മീയവ താൻ തന്നെയാണ് തന്റെ ശത്രു. എന്തുകൊണ്ട്? ശത്രുവിനെ അല്ലെങ്കിൽ ശത്രുഭാവത്തെ സൃഷ്ടിക്കുന്ന താനാണ്. ഒരു വ്യക്തി സ്വയം തന്റെ മുമ്പിൽ നിൽക്കുന്നവൻ, അവൻ സ്വയം എന്താണ്? അവൻ മിത്രവുമല്ല ശത്രുവുമല്ല. പക്ഷെ അവന് താൻ എന്ത് ചെയ്യുന്നു? ഒരു ശത്രുഭാവത്തെ കൽപ്പിക്കുന്നു. പറയും ഞാൻ വെറുതെ അല്ല കൽപ്പിക്കുന്നത്, എന്തുകൊണ്ട്? അവൻ എനിക്ക് ഒരുപാട് അപകാരങ്ങൾ ചെയ്യുന്നു. ഉപകാരമല്ല, അപകാരങ്ങൾ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് അപകാരങ്ങൾ അവനിൽ നിന്ന് വരുന്നത് കൊണ്ട് താൻ അവനിൽ ശത്രുഭാവത്തെ കൽപ്പിക്കുകയാണ്. അല്ലാതെ അകാരണമായി ഞാൻ ഒരാളെ ശത്രുവാക്കുന്നില്ല. അതുകൊണ്ട് ആ ശത്രുഭാവത്തെ കൽപ്പിച്ചതിന് കേവലം ഞാൻ മാത്രം ഉത്തരവാദിയല്ല, അവനും ഉത്തരവാദിയാണ്. എന്തുകൊണ്ട്? അവൻ എനിക്കെതിരായി പലതും പ്രവർത്തിച്ചല്ലോ. അതുകൊണ്ടാണല്ലോ എനിക്ക് ശത്രുത ഭാവം കൽപ്പിക്കേണ്ടി വന്നത്. അപ്പോൾ അതിനിവിടെ പറയുന്നത് അത് എന്താണ്? ഇവിടെ പല ശാസ്ത്രങ്ങളുണ്ട്, അധ്യാത്മശാസ്ത്രമുണ്ട്, നീതിശാസ്ത്രമുണ്ട്, ധർമ്മശാസ്ത്രമുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്നത് എന്താണ്? നീതിശാസ്ത്രത്തിന്റെ ഭാഷയാണ്, അത് ശരിയാണ്. നീതിശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്താണ്? തനിക്ക് ഒരുപാട് അകാരണമായി എന്തെങ്കിലും അപകാരം ചെയ്തു കഴിഞ്ഞാൽ അവൻ ശത്രു തന്നെയാണ്. അപ്പോൾ അതിന് നീതിശാസ്ത്രം പറയുന്ന എന്താണ്? ശത്രു സംഹാരം, ശത്രുവിനെ സംഹരിച്ചോ എന്നാണ്. പക്ഷെ അധ്യാത്മശാസ്ത്രം പഠിപ്പിക്കുന്ന അതല്ല. അധ്യാത്മശാസ്ത്രം പറയുന്ന എന്താണ്? ആ ഒരു ശത്രു നിന്റെ മുമ്പിൽ വരുമ്പോൾ നീ ശത്രുവിനെ തിരിച്ചറിയുന്നതോടൊപ്പം തന്നെ ആ ശത്രുതയും തിരിച്ചറിയും. ആ ശത്രുതയുടെ ഉറവിടം എവിടെയാണ് കിടക്കുന്നത്? ഒരിക്കലും അകാരണമായി ഒരു ശത്രു ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട്? ശത്രുത നിന്നിൽ എന്താണ് സൃഷ്ടിച്ചത്? ശത്രുത എന്നിൽ ആത്യന്തികമായി ഉണ്ടാക്കിയ ദുഃഖത്തെയാണ്. ആ ദുഃഖത്തിനെന്താണ് കാരണം? ദുഃഖം എന്ന് പറയുന്ന അനുഭവം എന്ന് പറയുന്നത് അകാരണമായി ഉണ്ടാകത്തില്ല. ദുഃഖം എന്ന് പറയുന്ന അനുഭവത്തിന് രണ്ട് കാരണം വേണം. ഒന്ന് ബാഹ്യം, അതാണ് ശത്രു. മറ്റൊന്ന് ആന്തരികം. എന്താണ് അത്? നിന്റെ തന്റെ കർമ്മങ്ങളാണ്. നിനക്ക് ദുഃഖത്തെ ഉണ്ടാക്കുന്നത് ആത്യന്തികമായി ആന്തരികമായി നിന്റെ തന്നെ കർമ്മങ്ങളാണ് നിനക്ക് ദുഃഖത്തെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബാഹ്യമായ ഒരു നിമിത്തത്തെ സ്വീകരിച്ചുകൊണ്ട് നിന്റെ ഉള്ളിൽ ദുഃഖത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടതായ സംസ്കാരം, കർമ്മ സംസ്കാരം നിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ അതാണ് ഈ ദുഃഖത്തെ നിനക്ക് സൃഷ്ടിച്ചത്. അപ്പോൾ ഇതിൽ നിനക്കും ഒരു പങ്കുണ്ട്. തീർച്ചയായും ബാഹ്യമായി നിന്നെ ഉപദ്രവിക്കുന്ന ആ ശത്രുവിനൊരു പങ്കുണ്ട്. അത് എന്താണ്? കേവലം നിമിത്ത കാരണമായിട്ട്. പക്ഷേ മുഖ്യമായ പങ്കെന്ന് പറയുന്നത് നിന്നിലാണ് ഇരിക്കുന്നത്. ഈ ദുഃഖത്തെ അനുഭവിക്കുന്നതിന് വേണ്ട പാതകം നിന്നും അനുഷ്ഠിച്ചിട്ടുണ്ട്. നിന്നെവിടെയോ സംഭവിച്ചു. കാരണം കൂടാതെ കാര്യം ഉണ്ടാകുന്നില്ല. ഫലമെന്ന് പറയുന്നത് കർമ്മത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ പാതകത്തിന്റെ ഫലമായി ഈ ദുഃഖത്തെ അനുഭവിക്കുന്നതിന് നിന്റെ ഉള്ളിലിരിക്കുന്ന ആ സംസ്കാരത്തെ അഭിവ്യഞ്ജിപ്പിക്കുന്നതിന്, പ്രകടമാക്കി ദുഃഖമായി പരിണമിപ്പിക്കുന്നതിന്, അല്ലെങ്കിൽ നിന്റെ അന്ധകരണത്തിൽ ദുഃഖപരിണാമങ്ങളെ സൃഷ്ടിക്കുന്നതിന് ബാഹ്യമായ ഒരു നിമിത്തത്തെ ഈ പ്രകൃതിയുടെ നിയമം നിനക്ക് കാണിച്ചു തന്നതേ ഉള്ളൂ. അപ്പോൾ ആ തത്വത്തെ നീ മനസ്സിലാക്കുമ്പോൾ എന്താണ് ആ ദുഃഖത്വം? അതിനെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൽക്കാലം ശത്രുവിനെ മാറ്റി നിർത്താം. ശത്രുവിന്റെ പങ്ക് ഇത്രയേ ഉള്ളൂ ഇതിൽ. ഇതിനെ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളത് താനാണ് എന്നുള്ളൊരു തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ എന്താണ് ശത്രുവിനോട് പിന്നെ ശത്രുതയെ വിചാരിക്കേണ്ട കാര്യമില്ല. തീർച്ചയായും അയാൾ ചെയ്യുന്ന അന്യായമാണ്. പക്ഷേ തന്റെ അതിനോടുള്ള മനോഭാവം, ആ ശത്രുതാ മനോഭാവം തന്റെ മനസ്സിൽ നിന്ന് മാറ്റാൻ കഴിയും. ശത്രുക്കളെല്ലാം അവിടെ നിന്നോട്ടെ. കാരണം അത് ആവശ്യമാണ്. കാരണം ഈ ചെയ്ത തന്റെ പാതകത്തിന്റെ ഫലം അനുഭവിക്കുന്നതിന് അവനും കൂടിയേ തീരൂ. അത് തന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഈ പ്രപഞ്ച സൃഷ്ടിയുടെ ഒരു നിയമത്തിന്റെ ഭാഗമായി അവനെ തന്റെ മുമ്പിൽ സൃഷ്ടാവ് തന്നെ കൊണ്ടുവന്നതാണ്. അവനെ തനിക്ക് ഒരിക്കലും ഒഴിവാക്കാൻ സാധ്യമല്ല എന്ന് ആ സൃഷ്ടി തത്വത്തിന്റെ രഹസ്യത്തെ തിരിച്ചറിയുന്ന ഗുരുവിന്റെ മനസ്സിൽ അവന്റെ മുമ്പിൽ ശത്രു നിന്നാലും അവിടെ ശത്രുത മനോഭാവം ഉണ്ടാകത്തില്ല. ഇനി ആ ശത്രുവിനോടവൻ പ്രതികരിച്ചാൽ, അവൻ പ്രതികരിച്ചു എന്നിരിക്കട്ടെ, അങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാലും അത് ശത്രുത മനോഭാവത്തോടു കൂടിയല്ല. അതായത് നമ്മൾ നടന്നു പോകുന്നു, വഴിയിൽ ഒരു മുള്ളു കിടക്കുന്നു, അതിന് ചവിട്ടിയാൽ കാലം മുറിയുമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ആ മുള്ളിനെ എടുത്ത് മാറ്റും. മുള്ളിനെ എടുത്ത് മാറ്റിയിട്ട് നടക്കും. അപ്പോൾ എന്താണ്? അല്ല, ഞാൻ മുള്ളിൽ കൂടി ചവിട്ടിയേ നടക്കത്തുള്ളൂ എന്നില്ല. പക്ഷേ ആ മുള്ളിനെ എടുത്ത് മാറ്റുമ്പോൾ നമുക്ക് മുള്ളിനോട് ശത്രുതയൊന്നുമില്ല, അതിനോട് വിരോധമൊന്നുമില്ല. ഒരുപക്ഷെ ചവിട്ടിക്കഴിഞ്ഞാൽ വിരോധം തോന്നും. ചവിട്ടിക്കഴിഞ്ഞാലും നമ്മൾ കാലിൽ നിന്ന് അതെടുത്ത് മാറ്റിയേ പറ്റും. അപ്പോൾ ആ മുള്ളിനെ എടുത്തു മാറ്റി സഞ്ചരിക്കുക എന്ന് വെച്ചാൽ ശത്രുക്കളെയൊക്കെ ചിലപ്പോൾ നിവാരണം ചെയ്ത് സഞ്ചരിക്കേണ്ടി വരും. തീരെ ശല്യം ചെയ്യണമെങ്കിൽ തിരിച്ച് ചിലപ്പോൾ രണ്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെ വന്നാലും അവിടെ ശത്രുതയില്ല എന്നർത്ഥം. അത് എന്താണ്? ഒരു മുള്ളിനെ എടുത്തു മാറ്റുന്നത് പോലെ ചിലപ്പോൾ ശത്രുതയെ ഒഴിവാക്കേണ്ടി വരും. അങ്ങനെ ഒഴിവാക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ. പക്ഷെ അവിടെ കേവലം നീതിശാസ്ത്രത്തെ ഉപയോഗിച്ചല്ല ആധ്യാത്മികമായി ചിന്തിക്കുന്നയാൾ. പിന്നെ എന്താണ്? അയാളവിടെ ആധ്യാത്മിക ശാസ്ത്രത്തെയാണ് ഉപയോഗിക്കുന്നത്. അയാൾ അതിനോട് എങ്ങനെയായാലും, ഇപ്പോൾ അർജുനോട് തന്നെ പറയുന്നത് എന്താണ്? ഈ അധർമ്മികളെ ഭഗവാൻ പറയുന്നു, കൊല്ലാൻ തന്നെയാണ് പറയുന്നത്. അപ്പോൾ പക്ഷെ അങ്ങനെ പറയുന്നതോടൊപ്പം തന്നെ എന്ത് പറയുന്നു? കൊല്ലുന്ന നിന്റെ മനോഭാവം അത് മാറ്റണമെന്നുള്ളതാണ്. അതാണ് അവിടെ മുഖ്യം. ശത്രുമിത്ര ഭാവന ഇല്ലാതെ. അപ്പൊ അഹിംസ എന്ന് പറയുന്നത് നമ്മൾ ധരിക്കുന്ന പോലെ പണ്ട് സ്വാമി ഉറുമ്പിന്റെ കൂട്ടിൽ കൊണ്ട് സ്വന്തം താടി വെച്ചതുപോലെ അതെന്റെ ഗീതി പഠിപ്പിക്കുന്നു. അങ്ങനെയുള്ളൊരു അഹിംസ എന്ന് പറയുന്നു. അവസാനം അത് എന്ത് ചെയ്യും? തന്റെയും സമൂഹത്തിന്റെയും നാശത്തിന് വേണ്ടി വരും. അപ്പോൾ ആ ധർമ്മത്തിൽ നിൽക്കുന്നവൻ എങ്ങനെ? അത് സന്യാസിയുടെ ധർമ്മമല്ല ഇവിടെ പറയുന്നത്. ആ ക്ഷാത്രധർമ്മത്തിൽ നിൽക്കുന്നവന് എന്താണ്? ശത്രുഹിംസ എന്ന് പറയുന്നത് ചെയ്യേണ്ടി വന്നാൽ കൂടിയും അവനെന്താണ്? കം ഖാദയതി ഹന്തികം, ആര് കൊല്ലുന്നു ആരെ കൊല്ലിക്കുന്നു എന്നുള്ള തത്വനിഷ്ഠയിൽ നിന്നുകൊണ്ടാണ് അവന്റെ ആ പ്രവൃത്തി അവൻ ചെയ്യുന്നത്. കാരണം കൊല്ലുകയും കൊല്ലുകയും ചെയ്യുന്നത് എന്ന് പറയുന്നതും ആത്യന്തികമായിട്ട് എന്താണ്? അവന്റെ ഭാവനയിലാണ് ആ പാപബോധം എന്ന് പറയുന്നത്. തീർച്ചയായും ഹിംസ പാതകമാണ്. പക്ഷേ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന ന്യായാധിപനെ സംബന്ധിച്ചിടത്തോളം അയാളെന്താണ്? അയാൾ ഹിംസിക്കുന്നു എന്ന് നമുക്ക് തോന്നാറുണ്ട്. ഇല്ല, പക്ഷെ അയാളാണ് കൊല്ലിക്കുന്നത്, അയാളുടെ അത് പാതകമാണെന്ന് നമുക്ക് തോന്നാറുണ്ടോ? ഒരിക്കലും തോന്നാറില്ല. സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇത് മൂന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഭഗവാൻ എന്താണ് ഈ സംഹാരക്രിയയിൽ പാതകം ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നാറുണ്ടോ? അത് തോന്നാറില്ല. അപ്പോൾ അവിടേക്ക് എന്താണ്? അത് ആ പ്രവൃത്തിയല്ല, ആ പ്രവൃത്തിക്ക് പിന്നിലുള്ള മനോഭാവം, ആ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയുടെ അവസ്ഥ, ആ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയുടെ അധികാരിത്വം, ഇതൊക്കെ അനുസരിച്ചിട്ടാണ് അവിടെ പാതകമായി തീരുന്നതും അല്ലാതായി തീരുന്നതുമല്ല. അതുകൊണ്ട് ശത്രു എന്ന് പറയുന്നതിന് അത് ശത്രുവായി തീരുന്നത് ആ ശത്രുത അതെല്ലാം അതിനെ സ്വീകരിക്കുന്ന വ്യക്തിയുടെ മനോഭാവത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? ആത്മീയവരുപ്പു, താൻ അത്ര ഒരു മനോഭാവമില്ലാതെ നീ ഒരു ശത്രുവിനെ കണ്ടാൽ, ഒരു ശത്രുവിനെ തിരിച്ചറിഞ്ഞാൽ, ഒരു ശത്രുവിനോട് പ്രതികരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ നീ തന്നെ നിനക്ക് ശത്രുവായിത്തീരും. ആത്മീയവരുപ്പു ശത്രുയോ അന്യോപകാരി ബാഹ്യശത്രു സോപി ആത്മപ്രവിക്തയോ. അപ്പോൾ പുറമേ നിന്ന് നിനക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ആ ശത്രുവിനെയും നീ തന്നെ സൃഷ്ടിച്ചതാണ്. അതാണ് ഇവിടെ പറയുന്നത്, ആത്മപ്രയുക്തേവ, നിന്റെ സൃഷ്ടിയാണ്, നീ തന്നെയാണ് ആ ശത്രുവിനെ നിന്റെ മുമ്പിൽ കൊണ്ടുവന്നത്. അതിന് എന്നിട്ട് അയാളെ മാത്രം കുറ്റം പറയുന്നത് ശരിയല്ല. യുക്തമേവ അവധാരണം, അത് ഒന്ന് വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. എന്താണ്? ആത്മീയവ ഹി ആത്മനോ ബന്ധു, ആത്മീയവ രിപുരാത്മനഹ, ആത്മീയവ രിപുരാത്മനഹ, നീ തന്നെയാണ് നിന്റെ ശത്രു. അതുകൊണ്ട് എന്താണ്? ആത്മന ആത്മാനം ഉദ്ധരേ, നീ സ്വയം തന്നെ നിന്നെ ഉദ്ധരിക്കുക. അങ്ങനെ ഉദ്ധരിച്ച് അപ്പോ ആ ഇവിടെ എന്താണ്? ഒരു വശത്ത് ശത്രുവിനെയും വേറൊരു വശത്ത് മിത്രത്തെയും നിർത്തിക്കൊണ്ട് തന്നെ അതെല്ലാം നിലനിൽക്കേ തന്നെ ഇതിൽ നിന്നെല്ലാം സ്വതന്ത്രനായി ഏകാഗിയായി നിരാശരനായി തന്നെ തന്നെ സ്വയം മോചിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അതാണ് ഭഗവാൻ ഇവിടെ അർജുനന് കൊടുക്കുന്ന ഉപദേശം. ഇനി ശ്ലോകത്തിൽ നോക്കുക. ആത്മന ആത്മാനം ഉദ്ധരേ, ആത്മന സ്വയം തന്നെ, ആത്മാനം തന്നെ എന്ന് പറഞ്ഞാൽ ജീവൻ സ്വയം തന്നെ ജീവനെ ഉദ്ധരേ, ഉദ്ധരിക്കണം. ഇവിടെ ഒരാത്മാവിന് മനസ്സ്, ഒരാത്മാവിന് അന്ധക്കരണം, ഒരാത്മാവിന് ബുദ്ധി, ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് അർത്ഥത്തെ ഞാൻ പറയാത്തത് ഇവിടെ മനസ്സോ ബുദ്ധിയോ സങ്കല്പമോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇതെല്ലാം കൂടെ കൂടി ചേരുന്ന ഇവിടെ ഇതെല്ലാത്തിനും ഉപയോഗിക്കണം. മനസ്സിനെയും ശരീരത്തെയും കരണങ്ങളെയും എല്ലാം ഉപയോഗിക്കണം. എന്തിനാ? ഒരു ജീവൻ ആ ജീവനെ ഉദ്ധരിക്കുന്നത്, അതാണ് ഇവിടെ പറയുന്നത് മുഖ്യമായിട്ട്. ഒരു ജീവൻ ആ ജീവനെ തന്നെ ഉദ്ധരിക്കുക. അത് എന്തുകൊണ്ട് ഉദ്ധരിക്കണം? ആത്മനാന്ന് പറയുമ്പോൾ മനസ്സുകൊണ്ടാണോ, അവന്റെ ബുദ്ധി കൊണ്ടാണോ, അവന്റെ കരണങ്ങളെ കൊണ്ടാണോ, അവന്റെ ശരീരം കൊണ്ടാണോ, അല്ലെങ്കിൽ ഇനി ഗുരുവിനെ കൊണ്ടാണോ, ഈശ്വരനെ കൊണ്ടാണോ, ശാസ്ത്രത്തെ കൊണ്ടാണോ? അത് ഓരോന്നിനോടും ആത്മനാന്നുള്ളതിനെ യോജിപ്പിക്കാം. അത് യോജിപ്പിക്കുന്നതിന് വേറെ ഇതിനെല്ലാത്തിനെയും സമഗ്രമായി ഉൾക്കൊണ്ടുകൊണ്ട് എന്താണ്? ആത്മന ഒരു ജീവൻ സ്വയം തന്നെ ഉദ്ധരിക്കണം. തന്നാൽ തന്നെ എന്നാണ് ആത്മന എന്ന് പറഞ്ഞാൽ തന്നാൽ തന്നെ, എല്ലാത്തിനെയും ആശ്രയിച്ചുകൊണ്ട് തന്നാൽ തന്നെ ഉദ്ധരിക്കണം. മറിച്ച് ആത്മാനം തന്നെ അവസാദയെ ഒരിക്കലും നശിപ്പിക്കരുത്. ഒരിക്കലും നശിപ്പിക്കരുത്. എന്തുകൊണ്ട്? ആത്മാഏവ ആത്മനോ ബന്ധു, ആത്മാഏവ താൻ തന്നെയാണ്, ആത്മനോ ബന്ധു തന്റെ ബന്ധു, താൻ തന്നെയാണ് തന്റെ ബന്ധു. ആത്മീവ രിപുരാത്മന, ആത്മാവ് താൻ തന്നെയാണ് തന്റെ ശത്രു. ആത്മനഹ രിപു, അവിടെ തന്നെയാണെന്നുള്ള അവധാരണ അർത്ഥത്തിലാണ്, അതിനാണ് കൂടുതൽ പ്രാധാന്യം. ഇത് ഒരുവന് ഇക്കാര്യത്തിൽ ദൃഢബോധം അത് വരണം എന്നാണ് സൂചിപ്പിക്കുന്നത്. ആത്മശബ്ദത്തിന് ഇവിടെ ഒരുപാട് അർത്ഥം കൊടുത്തിട്ടുണ്ട്. ചിത്തേ ധൃതു യജ്ഞേ ധിഷണായാം കളേവരെ പരമാത്മനി ജീവേ അർക്കേ ഹുദാശന സമീരയോഹോ. ആത്മ എന്ന് പറയുന്ന ശബ്ദത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അത് ഏതർത്ഥത്തെ എടുത്തതിന് പലതരത്തിലും വ്യാഖ്യാനിക്കാം. പക്ഷെ എല്ലാ അർത്ഥങ്ങളെയും സമഗ്രമായി ഉൾക്കൊണ്ടുകൊണ്ട് താൻ ആ ജീവനെ തന്നെ ഉയർത്തുക, ആ ജീവനെ അധപതിപ്പിക്കാതിരിക്കുക, അതാണ് ഭഗവാന്റെ ഉപദേശത്തിന്റെ സാരം. ഉദ്ധരേദാത്മനാത്മാനം നാത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനഃ. ശാന്തി ശാന്തി ശാന്തി ഓം ശ്രീ ഗുരുഭ്യോ നമഃ.